ഏഴാം അധ്യായം 5-ാം ശ്ലോകം. ഇവിടെ ഈശ്വരന്റെ പ്രകൃതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അഷ്ടപ്രകൃതി, അതാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത അതിൽ തന്നെ ഉത്കൃഷ്ടമായ പ്രകൃതിയെ കുറിച്ച് അടുത്ത് പറയുന്നു. അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂതാം മഹാബാഹോ യയേതം ധാരിതേ ജഗത്. അശുദ്ധ അനർത്ഥകരി സംസാരബന്ധനാത്മിക ഇയം. ഇവിടെ പറഞ്ഞതായ അഷ്ടപ്രകൃതി, അതിന് അപരയെന്ന് പറയുന്നു. അപരപ്രകൃതിയാണ് പറയുന്നത്. നികൃഷ്ട, നികൃഷ്ടയാണ്. അശുദ്ധ, അതിനെ വിശദീകരിക്കുന്ന അനർത്ഥകരി. എന്താണ് അനർത്ഥം? സംസാരബന്ധനാത്മിക, ഈ സംസാരബന്ധനത്തെ ജീവന്മാർക്കുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടിത് അപരയാണ്, അനർത്ഥത്തെ ഉണ്ടാക്കുന്നതാണ്. ഇതോ അസ്യ യഥോക്തായ അന്യാം വിശുദ്ധ പ്രകൃതിം മമ ആത്മഭൂതാം വിധി മീ പരാം പ്രകൃഷ്ടാം ജീവഭൂതാം ക്ഷേത്രജ്ഞലക്ഷണം പ്രാണധാരണനിമിത്തഭൂതം ഹേ മഹാബാഹോ. വാസ്തവത്തിൽ പ്രകൃതി ഒന്നേ ഉള്ളൂ, എങ്കിലും അതിനെ രണ്ടായിട്ട് പറയുകയാണ്. ഒന്നെന്താണ്? ഈ അഷ്ടപ്രകൃതി സംസാരത്തെ ഉണ്ടാക്കുന്നത് ജീവന്മാർക്ക്. ഈശ്വരന്റെ തന്നെ മറ്റൊരു പ്രകൃതിയാണ് ഇതോ. അസേതോക്തായ അന്യാം, അന്യമായൊരു പ്രകൃതിയുണ്ട്. അതെന്താണ്? വിശുദ്ധ, അത് വിശുദ്ധയാണ് ആ പ്രകൃതി. മമാത്മഭൂതം, അത് എന്റെ തന്നെ സ്വരൂപം തന്നെയാണ്. അങ്ങനെ ഒരു പ്രകൃതി കൂടിയുണ്ട്. വിധി പരാം പ്രകൃഷ്ഠ, അതെന്റെ പ്രകൃഷ്ഠയായ വിശുദ്ധയായ എന്റെ പ്രകൃതിയാണ്. എന്താണ് ആ പ്രകൃതി? ജീവഭൂതം, ജീവന്മാർ. അതെന്റെ ഏറ്റവും വിശുദ്ധമായ പ്രകൃതിയാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ തന്നെ ഈ പ്രകൃതിയിൽ ജീവരൂപത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അത് സൃഷ്ടിച്ചിട്ട് അതിൽ അനുപ്രവേശം ചെയ്തു എന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് ജീവരൂപത്തിലിരിക്കുന്ന ഈ പ്രകൃതി വളരെ ഉത്കൃഷ്ടമാണ്, ശ്രേഷ്ഠമാണ്, പരാപ്രകൃതിയാണ്. അതിനെ തന്നെ ഇനി പറയും ക്ഷേത്രജ്ഞ ലക്ഷണം. ക്ഷേത്രജ്ഞൻ എന്ന് പറയും പ്രാണധാരണ നിമിത്ത ഭൂതം. പ്രാണധാരണത്തിന്, ഈ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നതിന് ആധാരമായിരിക്കുന്നതാണ് ആ പ്രകൃതി. മഹാബാഹു യയാ പ്രകൃതിയ ഇതം ധാരിതേ ജഗദന്ത പ്രവിഷ്ഠയ. ജീവരഹിതമായി കഴിഞ്ഞാൽ പിന്നെ ജഗത്തെന്താ? ജഗത്തിലൊന്നും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ ജഗത്തിനെ ധരിക്കുന്നതാരാണ്? ജീവൻ തന്നെയാണ്. അതാണ് അന്തപ്രവിഷ്ഠയാവും. ഈ ജഗത് അന്ത പ്രവേശിച്ചത് ജഗത്ത്. അത് ക്ഷേത്രം, മറ്റൊരു ക്ഷേത്രജ്ഞൻ. ക്ഷേത്രത്തെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്, അഷ്ടപ്രകൃതിയായിട്ട്. ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് ഈ ക്ഷേത്രത്തെ ധരിക്കുന്നത്, നിലനിർത്തുന്നത് ജീവപ്രകൃതിയാണ്. ഇനി പറയും മമൈ വാംശോ ജീവ ലോകേ ജീവഭൂതസ്നാഥം. ഈ ലോകത്തിൽ ജീവനായിരിക്കുന്നത് അത് എന്റെ തന്നെ അംശമാണ്, ഈശ്വരാംശമാണ് ജീവരൂപത്തിലിരിക്കുന്നത്. എന്നും പറയുന്നു. എന്നുള്ളത് ശ്രേഷ്ഠമായ പ്രകൃതിയാണ് എന്നിവിടെ ബോധിപ്പിക്കുകയാണ്. അത് ഈ ശരീരത്തിൽ ഭോക്തൃഭാവത്തിലിരിക്കുന്നു, കർത്തൃഭാവത്തിലിരിക്കുന്നു, ചൈതന്യ രൂപത്തിലിരിക്കുന്നു. ഈ അചേതനമായിരിക്കുന്ന ജഗത്തിനെ അത് ചൈതന്യവത്തായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ശ്രേഷ്ഠമായ പ്രകൃതി എന്ന് പറഞ്ഞത്. ഇയം അപര, ഈ പറഞ്ഞ അഷ്ടധ വിഭിന്നമായിരിക്കുന്ന ഈ പ്രകൃതി അപരയാണ്, ഉത്കൃഷ്ടമല്ല. സർവജീവന്മാർക്കും പ്രത്യക്ഷമായിരിക്കുന്നതാണത്. അത് ഏകയാണെങ്കിലും പലതായി ഭിന്നിച്ച് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അപര എന്ന് പറഞ്ഞു. ഇദഹത്തു അന്യാം മേ പരാം പ്രകൃതിയും, മേ ജീവഭൂതാം പരാം പ്രകൃതിയും, ഹേ മഹാബാഹു ത്വം വിദ്ധി. ഇദഹത്തു അന്യാം, ഇതിൽ നിന്നും അന്യമായി എന്താണ് ജീവഭൂതാം, ജീവരൂപത്തിലിരിക്കുന്ന മേ പരാം പ്രകൃതിയും, എന്റെ ഉത്കൃഷ്ടയായിരിക്കുന്ന പ്രകൃതി, ഹേ മഹാബാഹു നീ അതിനെ അറിയൂ. ഈ ആ പ്രകൃതിയ, ആ പ്രകൃതി കൊണ്ട് ഈ ജീവരൂപത്തിലിരിക്കുന്ന ഈ പ്രകൃതിയാൽ ഇതം ജഗദ്ധാരിത, ഈ ജഗത്ത് നിലനിൽക്കുന്നു. ജീവരഹിതമായി കഴിഞ്ഞാൽ പിന്നെ ജഗത്ത് നിലനിൽക്കുന്നില്ല. ജഗത്തിന് ചൈതന്യം നൽകുന്നത് ആ ജീവനാണ്, ജഗത്തിനെ നിലനിർത്തുന്നത് ആ ജീവനാണ്. അതുകൊണ്ടത് ശ്രേഷ്ഠമാണ്. അങ്ങനെ തന്റെ രണ്ട് പ്രകൃതികളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ക്ഷേത്ര രൂപത്തിലുള്ള പ്രകൃതി, മറ്റൊന്ന് ക്ഷേത്രജ്ഞ രൂപത്തിലുള്ള പ്രകൃതി. ഈ അടുത്ത് പറയുന്നു, അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹു ഏതം ധാരിതേ ജഗത് ഏതദ് യോനീനി ഭൂതാനി സർവാണി ക്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത അഭവ പ്രളയസ്തഥാ ഏതത് യോനീനി യേതേ പരാപരേ ക്ഷേത്രക്ഷേത്രജ്ഞനക്ഷിണേ പ്രകൃതി യോനീ യേഷാം ഭൂതാനാം താനി ഏതത് യോനീനി ഭൂതാനി സർവാണി ഇത്യേവം ഉദ്ധാരയ ജാനീഹി. ഏതത് യോനീനി, ഇതാണ് ഈ ജഗത്തിനെ ധരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞൻ അനേതേ പരാപരേ ക്ഷേത്രക്ഷേത്രജ്ഞനക്ഷണൻ, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഒന്ന് നികൃഷ്ടവും മറ്റൊന്ന് ഉത്കൃഷ്ടവുമായിരിക്കും. അങ്ങനെയുള്ള ഈ പ്രകൃതിയാണ് യോനി കാരണം. ഭൂതാനാം സർവപ്രാണികൾക്കും, സർവപ്രാണികളെയും പ്രാണിരൂപത്തിലും നിലനിർത്തിയിരിക്കുന്നത് ഇവയാണ്. ഏതത് യോനീനി ഭൂതാനി, ഇതിൽ നിന്നാണ് സർവപ്രാണികളും നിലനിൽക്കുന്നത്. ദൈവം ഉപധാരയ ഗാനി എന്ന് നീ മനസ്സിലാക്കൂ. യസ്മാത് മമ പ്രകൃതി യോനി കാരണം സർവഭൂതാനാം, എൻ്റെ ഈ പ്രകൃതിയാണ് സർവജീവികൾക്കും സർവജീവികളുടെയും നിലനിൽപ്പിന് കാരണമായിരിക്കുന്നത്. ഇതിലെ സർവജീവികളും ഈ രണ്ട് പ്രകൃതിയെ ആശ്രയിച്ച് നിലനിൽക്കുന്നു, ക്ഷേത്രരൂപത്തിലും ക്ഷേത്രജ്ഞ രൂപത്തിലും. അതഹ അതുകൊണ്ടെന്നാണ് അഹം കൃഷ്ണസ്യ സമസ്തസ്യ ജഗത പ്രഭവ ഉത്പത്തി പ്രളയോ വിനാശതഥ. പ്രകൃതിദ്വയദ്വാരേണ അഹം സർവജ്ഞ ഈശ്വരോ ജഗത കാരണം. അതുകൊണ്ടെന്താണ് അതോ അഹം, ഞാൻ കൃഷ്ണസ്യ സമസ്തസ്യ ജഗത, ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും പ്രഭവ ഉത്പത്തിയാണ്, പ്രളയ വിനാശമാണ്. തഥാ പ്രകൃതിദ്വയദ്വാരേണ അഹം സർവജ്ഞ, ഈ രണ്ട് പ്രകൃതിയിലൂടെയും സർവജ്ഞനായിരിക്കുന്ന ഞാൻ ഈശ്വരനായിരിക്കുന്നു, ജഗത്തിന് കാരണമായിരിക്കുന്നു. ജഗത്തിനെ സൃഷ്ടിക്കും സംഹാരത്തിനും ഞാൻ തന്നെയാണ് കാരണം. ഇന്നിവിടെ പറയുമ്പോൾ ഇവിടെ ഇതാരാണ് പറയുന്നതെന്നോ, ഇവിടെ ഈശ്വരൻ സ്വയം വെളിപ്പെടുത്തുകയാണ്. ഈശ്വരൻ സ്വയം മനുഷ്യരൂപത്തിൽ വന്നിട്ട് വെളിപ്പെടുത്തുകയാണ്, ഞാൻ തന്നെയാണ് ഈ ജഗത്തിന്റെ സൃഷ്ടിക്കും വിനാശത്തിനും കാരണമായിരിക്കുന്നു. അത് മനുഷ്യരൂപത്തിൽ നിന്നുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് ഈ ഉപദേശത്തിന്റെ പ്രത്യേകത. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് അവിടെ അഹം ശബ്ദം ഉപയോഗിക്കുന്നത്. ഞാൻ തന്നെയാണ് സൃഷ്ടികർത്താവായും സംഹാരകനായും സ്ഥിതി ചെയ്യുന്നത്. എന്റെ തന്നെയാണ് ഈ പ്രകൃതി ജീവധാരണം ചെയ്യുന്നതായി പ്രകൃതി എന്നിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. സർവാണി ഭൂതാനി ഏതത് യോനീനി ഇതി ഉദ്ധാരയ. സർവാണി ഭൂതാനി, സർവപ്രാണികളും ഏതത് യോനീനി, ഇതിൽ നിന്നുണ്ടായതാണ്, എന്റെ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതാണെന്ന് നീ ധരിക്കൂ. അഹം ഞാൻ തഥാ, അതുപോലെ തന്നെ കൃഷ്ണസ്യ ജഗത, ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും പ്രഭവ ഉത്പത്തിസ്ഥാനവും പ്രളയ വിനാശസ്ഥാനവുമാണ്. ഏതത് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തഥ മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മണിഗണായുവ യഥ തസ്മാത് മത്തഃ പരമേശ്വര പരതരമന്യത് കാരണാന്തരം കിഞ്ചിത് നാസ്തി എന്ന വിദ്യതി. ഈ കാണുന്ന ജഗത്തിന് മറ്റൊരു കാരണമില്ല, ജഗത്തിന്റെ പരമകാരണമാണ് ഞാൻ. പരമകാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിനു പിന്നീട് മറ്റൊരു കാരണത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ പരമകാരണം എന്ന് പറയുന്നു. അതാണ് മത്തഹ, എന്നിൽ നിന്ന് അന്യമായി കാരണാന്തരം കിഞ്ചുന്ന ആസ്തി, അവിടെ കാര്യകാരണ ബന്ധങ്ങൾ അവസാനിക്കുന്ന സ്ഥലമാണ്. ഞാൻ വിദ്യതി അഹമേവ ജഗത് കാരണം, ഞാൻ തന്നെയാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത്. ഹേ ധനഞ്ജയ യസ്മാ ദൈവം തസ്മാൻ മൈ പരമേശ്വരേ സർവാണി ബഹുദാനി സർവമിതം ജഗത് ക്രോധം അനുസ്യൂതം അനുഗതം അനുവിദ്ധം ഗ്രഥിതം. അതുകൊണ്ടെന്താണ് മൈ പരമേശ്വരേ, പരമേശ്വരനായിരിക്കുന്ന എന്നിൽ സർവാണി ഭൂതാനി സർവവും സർവമിതം ജഗത് പറയുന്നു. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പ്രപഞ്ചവും പ്രോതമായിരിക്കുന്നു, അനുസ്യൂതമായിരിക്കുന്നു. എങ്ങനെ? ഒരു നൂലിൽ കൊരുത്തിരിക്കുന്ന മണികളെപ്പോലെ. അനുഗതം അനുവിദ്ധം ഗ്രഥിതം, എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. സർവപ്രപഞ്ച ഘടകങ്ങളും എന്നിൽ പൊരുത്തിരിക്കുന്നു. ദീർഘ തന്തുഷു പടവ സൂത്രേജ മണികളായി വ. ദീർഘ തന്തുക്കളിൽ എങ്ങനെയാണോ വസ്ത്രം നെയ്തെടുക്കുന്നത് അതുപോലെ, അല്ലെങ്കിൽ എങ്ങനെയാണോ നൂലിൽ മണികൾ പൊരുത്തിരിക്കുന്നത്, അതിനെല്ലാം അനുസ്യൂതമായിരിക്കുന്ന ഈശ്വരതത്വം അത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ അദ്വൈതികൾ പറയും, എന്താണോ ഇത് നൂലിൽ വസ്ത്രം എന്നതുപോലെ ജഗത്ത് ഏതിനോടാണോ താതാത്മ്യപ്പെട്ടിരിക്കുന്നത് അതാണ് ഈശ്വരൻ. ദ്വൈതികൾ പറയും, അദ്വൈതികൾ ഒഴിവുള്ളവർ പറയും, എന്താണോ അത് എന്താണോ ജഗത്തിനെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്, ജഗത് മൂർത്തിയായിരിക്കുന്നത്, ജഗത്ത് സ്വശരീരമായി എന്താണോ നിലനിൽക്കുന്നത്, രാമാനുജാചാര്യനും മറ്റും പറയുന്നു അങ്ങനെയാണ്, ജഗത്ത് തന്നെ ശരീരമായി സ്ഥിതി ചെയ്യുന്നു, അതാണ് ഈശ്വരൻ. അദ്വൈതി പറയുന്ന എന്താണ്? അവിടെ ജഗത്തിലൂടെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു, സ്ഫുരണ രൂപത്തിൽ സത്താരൂപത്തിൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുന്നതാണ് ഈശ്വരതത്വം. അപ്പൊ രണ്ടു പക്ഷത്തിലും എന്താണ്? ജഗത്തിന് ആധാരമായിരിക്കുന്നത് ഈശ്വരതത്വമാണ്. ജഗത്തിലൂടെ ജീവന് അനുഭവവേദ്യമായി കൊണ്ടിരിക്കുന്ന ഈശ്വരതത്വമാണ് രണ്ടുപേരും പറയുന്നത്. സുവർണ തന്ത ഉയന്തി സുവർണ മണയോ യഥ മയാധൃതം ജഗത്സർവം സ ബാഹ്യാഭ്യന്തരം തഥ. രണ്ടു തരത്തിലൊടുക്കാം. സുവർണ തന്തുവിൽ സുവർണ മണികൾ കൊരുത്തിരിക്കുന്നു. അപ്പൊ മണികൾ സുവർണമയമാണ്, തന്തു സുവർണമയമാണ്. അതുപോലെ ഈ ജഗത്തിനെ ഈശ്വരൻ ധരിച്ചിരിക്കുന്നതാണ്. ഞാൻ ഈശ്വരന്റെ വ്യാഖ്യാനം. അപ്പം സാറിന് നമ്മൾ നൂലുവേറെ മണി വേറെ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല, നൂലും സുവർണമാണ് മണിയും സുവർണമാണ്, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ആ നൂലിൽ നിന്ന് വേറിട്ടല്ല മണി എന്ന് പറയുന്നു, മറ്റൊരു വസ്തു കൊണ്ടുണ്ടാക്കിയതല്ല. അങ്ങനെയാണ് ഈ ഉദാഹരണത്തെ എടുക്കേണ്ടതെന്ന്. പ്രപഞ്ചം ഈശ്വരമയമാണ്. ഈശ്വരനിൽ നിന്ന് അന്യമായിട്ടൊരു പ്രപഞ്ചം നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഈശ്വര ശരീരമെന്ന് പറയുന്നത് എന്ന് തന്റെ സർവാത്മഭാവത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ധനഞ്ജയ അല്ലയോ ധനഞ്ജയ മത്തപരതരം എന്നന്യമായി എനിക്ക് കാരണമായി, അല്ലെങ്കിൽ എന്നിൽ നിന്ന് വേറിട്ട് ഈ ജഗത്തിനൊരു കാരണമായി, അന്യക്കിഞ്ചിൻ നാസ്തി മറ്റൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. മൈ എന്നൻ ഇതം സർവം പ്രോതം, സർവം എന്നിൽ അനുസ്യൂതമായി സ്ഥിതി ചെയ്യുന്നു. ഏതുപോലെ സൂത്രയും മണികളായവ, ഒരു നൂലിൽ പൊരുക്കപ്പെട്ടിരിക്കുന്ന മണികളെപ്പോലെ. അവിടെ മാല രണ്ടും കൂടി ചേരുമ്പോഴേ മാലയാകത്തുള്ളൂ, നൂലും മണികളും ചേരും. അങ്ങനെ എന്നിൽ ഗരിഥിതമായിരിക്കുന്നു ഈ പ്രപഞ്ചം സർവവും എന്നിങ്ങനെ ഇവിടെ ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുക. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അർജുനനെ തന്റെ സ്വരൂപത്തെ ബോധ്യപ്പെടുത്തുക. അതിനാദ്യം ചെയ്തു, നീ ആരാണെന്ന് അർജുനനെ ബോധ്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ശ്രോതാവിനെ ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമത്, ഐശ്വര തത്വം എന്താണെന്ന് വെളിപ്പെടുത്തുക. സാധാരണഗതിയിൽ ആധ്യാത്മിക ചർച്ചയിൽ വരുന്ന ഇത് രണ്ടുമാണ്. ഒന്ന്, ശ്രോതാവിന് സ്വയം ആരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ശ്രോതാവിന്റെ യഥാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ വെളിപ്പെടുത്തുക. രണ്ടാമത്, ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുക. അതാണ് സാധാരണ ഉപദേശങ്ങൾ നടക്കുന്നത്. ഇവിടെ മൂന്നാമത് ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അതെന്താണോ, ഉപദേഷ്ടാവ് സ്വയം തന്നെ ഈശ്വരനായി വെളിപ്പെടുത്തുക. അത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ, മറിച്ച് എന്താണ്, ഈശ്വരൻ തന്നെ മനുഷ്യ രൂപത്തിൽ ഒരു മൂർത്തിമത്ഭാവം സ്വീകരിച്ച് ഈശ്വര തത്വത്തെ, തന്റെ തന്നെ ഈശ്വരീയതയെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതാണ് മൂന്നാമതായി, അതാണ് കൂടുതലായി വരുന്നത്. സാധാരണ ഉപദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വരുന്നു, അതാണ് ഇവിടെ പറയുന്നത്. താൻ സ്വയം, അത് ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തെ പ്രാപിച്ചതാണ്. സർവവും ഈശ്വരാംശമാണ്, ജഗത് ഈശ്വര ശരീരമാണ്, അതിൽ നിന്നും വിലക്ഷണം. ഈ പറയുന്ന സ്വയം വെളിപ്പെടുത്തൽ എന്താണ്? മനുഷ്യരൂപത്തിൽ തന്നെ ഈശ്വരൻ പ്രകടമായിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ. ആ ഒരു ഭാവം ശ്രോതാവിന് ആർജിക്കാൻ പറ്റിയ ഒന്നല്ല. ശ്രോതാവിന് കേൾക്കുന്നവന് തൻ്റെ ഉള്ളിലുള്ള ഈശ്വരഭാവത്തെ സാക്ഷാത്കരിക്കാം. പക്ഷേ സ്വയം ഈശ്വരനാകാൻ സാധ്യമല്ല. വക്താവ് അങ്ങനെയല്ല, സ്വയം ഈശ്വരൻ തന്നെയാണ്. അത് ഒരു തത്വത്തിനും അത് സാധ്യമല്ല. ദ്വൈതത്തിലോ അദ്വൈതത്തിലോ ഒന്നും അത് സാധ്യമല്ല. എന്താണ്? ശ്രോതാവിന് സ്വയം ഈശ്വരനാകാൻ സാധ്യമല്ല. ഇപ്പോൾ പലരും അദ്വൈതത്തെ പലർക്കും ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടതാണ്. കാരണം ജീവനെ ഈശ്വരനാണെന്നത് ബോധിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരിടത്തും അദ്വൈതത്തിൽ ബോധിപ്പിക്കുന്നില്ല. ജീവനെ ഈശ്വരനായിട്ട് ബോധിപ്പിക്കുന്നതല്ല അദ്വൈതം. കാരണം ഈശ്വരൻ എന്നും ഈശ്വരനായി തന്നെയിരിക്കുന്നു, ജീവനെന്നും ജീവനായി തന്നെയിരിക്കുന്നു. പിന്നെ ജീവൻ എന്താണ് ബോധിപ്പിക്കുന്നത്? അദ്വൈതം ജീവന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. സർവോപാധിരഹിതമായ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അല്ല, ഈശ്വരനായി ബോധിപ്പിക്കുകയല്ല. എന്തുകൊണ്ട് അങ്ങനെ ബോധിപ്പിക്കുന്നില്ല? കാരണം ഈശ്വരനിലുണ്ട് സർവജ്ഞത്വം, സർവശക്തിത്വം. അതൊന്നും ഒരിക്കലും ജീവനിലേക്ക് വരുന്നില്ല. ജീവൻ തന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചതുകൊണ്ട്, ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരിക്കലും രണ്ടാമതൊരു ഈശ്വരനാകുന്നില്ല. എന്നുള്ള അവന് സർവജ്ഞത്വം, സർവശക്തിമത്വം, ജഗത് സൃഷ്ടി സ്ഥിതി കർത്തൃത്വം, സംഹാരകർത്തൃത്വം ഒന്നും ജീവനിൽ ഒരിക്കലും വരുന്നില്ല. അതുകൊണ്ട് അദ്വൈതം അങ്ങനെ ബോധിപ്പിക്കുന്നില്ല. അങ്ങനെ ബോധിപ്പിക്കുന്നു എന്ന് കരുതിയിട്ടാണ് ചിലർ ചോദിക്കുന്നത്, എങ്ങനെ ജീവൻ എങ്ങനെ ഈശ്വരനാകും? അതാകുമെന്ന് പറയുന്നില്ല അദ്വൈതത്തിന്. മറിച്ച് അതിനെ നിഷേധിക്കുന്നതേ ഉള്ളൂ. തത്വമസി പോലും ബോധിപ്പിക്കുന്നതാണ്, അതിനെ നിഷേധിക്കുന്നു. ഈശ്വരനൊരിക്കലും അങ്ങനെ ഒരു ഭാവത്തെ ആർജിക്കാൻ പറ്റത്തില്ല. മനുഷ്യനൊരിക്കലും അങ്ങനെ ഒരു ഈശ്വരഭാവത്തെ കൈക്കൊള്ളാൻ പറ്റത്തില്ല. ഒരിടത്തൊഴികെ ഇവിടെ ഈശ്വരൻ എപ്പോഴാണോ സ്വേച്ഛയാ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നു, അവിടെ മാത്രമേ ആ ഈശ്വരഭാവം പ്രകടമാകത്തുള്ളൂ. അങ്ങനെ ഈശ്വരഭാവം പ്രകടമായ ആളാണ് ഇവിടുത്തെ ഉപദേഷ്ടാവ് ഗുരു. അതുകൊണ്ടാണിത് പറയുന്നത്, എന്നിൽ സർവവും ഓതപ്രോതമായിരിക്കുന്നു, ഞാൻ ഈ ജഗത്തിനെ ധരിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഇതൊരിക്കലും ഒരു ജീവന് പ്രാപിക്കാമെന്നുള്ളൊരവസ്ഥയാണ്. ജീവൻ എന്ത് ചെയ്യുന്നു? പ്രാപിക്കുന്ന ഏതവസ്ഥയായാലും അതെങ്ങനെയാണ് പ്രാപിക്കുന്നത്? അവന്റെ സാധനയിലൂടെ പ്രാപിക്കുന്നതാണ്. ഈശ്വരീയത എന്ന് പറയുന്നത് ഒരിക്കലും സാധനയിലൂടെ പ്രാപിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് സ്വയം സിദ്ധമാണ്. ജീവനവന്റെ പരിശ്രമം കൊണ്ട് ആർജിക്കുന്നതെല്ലാം എന്താണോ അത് ഈശ്വരാധീനമായ കാര്യങ്ങളാണ്. ഈശ്വര നിശ്ചയത്തിനും ഈശ്വര നിയമത്തിനും അധീനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടൊരിക്കലും അദ്വൈതം ജീവനെ ഈശ്വരനായി ബോധിപ്പിക്കുന്നില്ല. ജീവനിൽ ഒരിക്കലും ഈശ്വരീയതയെ ആരോപിക്കുന്നതുമില്ല. അങ്ങേറ്റം പ്രാപിച്ചാൽ ഒരു ജീവന് അണിമാതി ഐശ്വര്യങ്ങൾ പ്രാപിക്കും. അതും ഐശ്വര്യവുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ത് ഐശ്വര്യം എന്ന് വെച്ചാൽ ഈശ്വരന്റെ വിഭൂതികളുമായി നോക്കുമ്പോൾ അതൊന്നുമില്ല, വളരെ തുച്ഛം. അതുകൊണ്ടാണ് മോക്ഷത്തെ അപേക്ഷിക്കുന്നവൻ അതിനെ തുച്ഛമെന്ന് കരുതി അതിനെ തിരിക്കുന്നത് അണിമാതി ഐശ്വര്യങ്ങൾ. പിന്നെ ഈശ്വരീയത അത് സ്വയം പ്രകടമാകുന്നതാണ്, അതിനെയാണ് നമ്മൾ അവതാരം എന്ന് പറയുന്നത്. അത് യുഗങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരിടത്ത് മാത്രമേ ഈശ്വരീയത പ്രകടമാകത്തുള്ളൂ. അല്ല, ഒരിക്കലും തത്വജ്ഞാനത്തിലൂടെ ജീവൻ അങ്ങനെ ഒരു ഈശ്വരീയതയെ പ്രാപിക്കാമെന്നൊരിക്കലും അദ്വൈതം ബോധിപ്പിക്കുന്നില്ല. അദ്വൈതം അതല്ല പറയുന്നു. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന ഭാവം ഇവിടെ ഉപദേഷ്ടാവിന്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്നതാണ് ഈ ഭാഗങ്ങളെല്ലാം. അതാണ് ഗീതയിലെ ഒരു സവിശേഷത, മൂന്നാമത്തേതായി പറഞ്ഞ സവിശേഷത. ആ ഒരു ഭാവത്തിന് മാത്രമേ ഇത് പറയാൻ പറ്റൂ. എന്താണ്? ഞാനാണ് ജഗത്തിന് സൃഷ്ടി സ്ഥിതി സംഹാരകൻ. അതൊരു ജീവൻ ഒരിക്കലും പറയാൻ പറ്റില്ല, തത്വജ്ഞാനം കൊണ്ട് പറയാൻ പറ്റത്തില്ല. സാധന ചെയ്ത് അങ്ങനെ ഒരു അനുഭവത്തിൽ ഒരാൾക്ക് എത്താൻ കഴിയത്തില്ല. അവൻ മുക്തനാകാൻ കഴിയും, പക്ഷേ ഒരിക്കലും ഈശ്വരനാകാൻ കഴിയത്തില്ല. ഇങ്ങനെ ഒരിക്കലും പറയാനും പറ്റത്തില്ല. സർവവും ഈശ്വരമയമാണെന്ന് പറയാം, വാസുദേവ സർവം. പക്ഷേ താൻ ഈശ്വരനാണെന്ന് പറയാൻ സാധ്യമല്ല. ഒരു സാധനം കൊണ്ടും ഒരു തത്വചിന്ത കൊണ്ടും സാധ്യമല്ല. അത് ഈശ്വരന് മാത്രമേ വെളിപ്പെടുത്താൻ പറ്റൂ. അങ്ങനെ ഇവിടെ മനുഷ്യരൂപത്തിൽ തന്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്തിനു പറയുന്നു? ഇവിടെ വരുന്നതും തുടർന്നു വരുന്ന ഭാവങ്ങളും അത് ജീവന്റെ ഉപാസനയ്ക്ക് വേണ്ടി പറയും. ജീവൻ ഈശ്വരനെ എങ്ങനെ ഉപാസിക്കണം? ഈ ഭാവങ്ങളിലെല്ലാം ഉപാസിക്കണം. എങ്ങനെയാണ് ഈശ്വരൻ സ്വയം വെളിപ്പെടുത്തുന്നത്? ആ ഭാവങ്ങളെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ഈശ്വരനെ അനുധ്യാനം ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടിയിട്ടാണ് ആ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്നത്, ജീവന്റെ ഉപാസനയ്ക്ക് വേണ്ടി. അത് തുടർന്ന് വരുന്ന ഭാഗങ്ങളിലും പറയും. ധനഞ്ജയ പറയുന്നു, മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായുവ ആസ്മിശ്യസി സൂര്യയോ അർണവ സർവവേദേഷു ശബ്ദേ പൗരുഷം ദൃശു. കേന കേന ധർമ്മേണ വിശിഷ്ടയത്വ ഈ സർവമിതം പ്രോതം ഇത്യുച്യതെ. എന്തെന്ത് ധർമ്മങ്ങളോടുകൂടി എന്തെല്ലാം വിഭൂതികളോടുകൂടിയിരിക്കുന്ന, ഇനി പത്താം അധ്യായത്തിൽ ഇത് വിസ്തരിച്ച് പറയും. വിഭൂതികളെ ഇവിടെ ഈശ്വരൻ ഈ ജഗത്തിൽ ഓതപ്രോതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈശ്വരനിൽ ജഗത്തനുസ്യൂതമായിരിക്കുന്നു. നത്തുഹം ദേശത്തെ മൈ, അത് പ്രത്യേകിച്ചെടുത്ത് പറയും. ഈശ്വരൻ എങ്ങനെയാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്? ഐശ്വരീയ ഭാവത്തിനും ജീവഭാവത്തിനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ജീവനൊരിക്കലും പറയാൻ പറ്റത്തില്ല നത്വം എന്ന് പറയാൻ പറ്റത്തില്ല. ഈശ്വരൻ തന്നെ ജീവരൂപത്തിൽ അനുപ്രവേശിച്ചു ഈ ക്ഷേത്രത്തിൽ, ശരീരത്തിൽ, ഈ പ്രകൃതി, തന്റെ തന്നെ പ്രകൃതിയിൽ. പക്ഷെ അങ്ങനെ അനുപ്രവേശം നടത്തിയപ്പോൾ ജീവനതി പെട്ടുപോയി. അതേസമയം ഈശ്വരന്റെ അനുപ്രവേശമല്ല അവതാരം എന്ന് പറയുന്നത്. അവിടെ എന്താണ്? സ്വേച്ഛയ ശരീരത്തെ സ്വീകരിച്ച് സ്വയം വെളിപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഞാനിത് പെട്ടുപോയിട്ടില്ല, ഞാനിതിലൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനിതിൽ പെട്ടുപോയിട്ടില്ല. അപ്പോ സാധാരണ മനുഷ്യരെ പോലെ ജനിച്ച് സാധനകളെല്ലാം അനുഷ്ഠിച്ച് തത്വജ്ഞാനം നേടി വരുന്നയാളല്ല അവതാര പുരുഷൻ എന്ന് പറയുന്നത്. അവിടെ സാധനയുടെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ട്? ജന്മ കർമ്മച്ച മീ ദിവ്യം വേറെടുത്ത് പറയും. എന്റെ ജന്മവും കർമ്മവും ദിവ്യമാണെന്ന് വെച്ചാൽ അലൗകികമാണ്. മനുഷ്യ സാധാരണമല്ല, പ്രാണി സാധാരണമല്ല. അപ്പൊ സാധന ചെയ്ത് അവിടെ പ്രത്യേകിച്ച് ശുദ്ധികളൊന്നും നേടേണ്ട ആവശ്യം ഇല്ല. അതെല്ലാം സഹജമായിരിക്കുന്നു. അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ആ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, എന്തിനീ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്നു? ജീവന് ആ ഈശ്വരഭാവത്തിൽ മനസ്സുറപ്പിക്കുന്നതിന് വേണ്ടി, തന്റെ ഭക്തിയെ, ഈശ്വരനല്ല ഭക്തിയെ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ട്. കേനകേന ധർമ്മേണ വിശിഷ്ടയത്വം, എന്തെന്ന് ധർമ്മങ്ങളോടുകൂടിയവനാണ് നീ. സർമിതം പ്രോദം ഇത്യുച്യതേ രസോഹം അപാമ്യ സരസ രസ തസ്മിൻ രസഭൂതേമൈ ആപഹ പ്രോതഹ ഇത്യർത്ഥ. ഗീത വ്യാഖ്യാനിക്കുന്നവര് പലരും ഈ ഭാഗത്ത് വരുമ്പോൾ ആശയക്കുഴപ്പത്തിൽ വരും. ഒരവതാരം എന്ന് പറയുന്ന ഒരു തത്വത്തെ അംഗീകരിക്കാതെ ഈ ഭാഗമൊന്നും വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല, വിശദീകരിക്കാൻ ഒക്കത്തില്ല. ചിലർക്ക് അവതാരം എന്ന് കേൾക്കുമ്പോൾ ഒരാശയക്കുഴപ്പം വരും. ആശയക്കുഴപ്പം എന്തുകൊണ്ടാണ്? എല്ലാം ഈശ്വരനാണെങ്കിൽ പിന്നെന്താ പ്രത്യേകിച്ചൊരു അവതാരം? ഓരോ മനുഷ്യനും അങ്ങനെയല്ലേ പറയുന്നത്? ശ്രുതി തന്നെ പറയുന്ന എന്താണോ, തദൈവ സൃഷ്ട അനുപ്രാവശ്യത്, അവൻ ഏതിനെ സൃഷ്ടിച്ചിട്ട് അനുപ്രവേശിക്കുന്നു. അപ്പൊ എല്ലാ അവതാരമാണ്, പിന്നെ പ്രത്യേകിച്ച് എന്താ ഒരു അവതാരം? അപ്പൊ ആ ഒരു ഭാഗത്തെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. പ്രത്യേകിച്ചും ശുഷ്ക വേദാന്തികൾക്ക് ബുദ്ധിമുട്ട് വരും. ശുഷ്ക വേദാന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാന്തം പഠിച്ച് മനസ്സ് വരണ്ടുപോയവർ, ശരിയായി അതിനെ സമഗ്രമായി ഉൾക്കൊള്ളാത്തവർ. അപ്പോൾ ഇവിടെ അത്തരം വ്യാഖ്യാനങ്ങളൊക്കെ ഇവിടെ എടുത്തു പോയി കഴിഞ്ഞാൽ അടുത്ത ശ്ലോകങ്ങളിലേക്ക് ചാടിച്ചാടി പോകും. കാരണം ഇതെന്താ ഈ പറയുന്നതെന്ന് പിടികിട്ടത്തില്ല. എന്താ പറയുന്നത്? രസോഹം അപാമ്യ സാരസ രസഹ, ഈ ജലത്തിന്റെ സാരമായിരിക്കുന്ന ആ രസം അത് ഞാനാണെന്ന് പറയുന്നു. ഇതെങ്ങനെ ഒരു ജീവന് പറയാൻ പറ്റും? ജലത്തിന്റെ സാരമായിരിക്കുന്ന ജലമെന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നതാണ്, അതിന്റെ സാരഭൂതമായിരിക്കുന്ന അതിന്റെ സ്വഭാവമായിരിക്കുന്നു. ഒരു വസ്തുവിന്റെ സ്വഭാവമാണ് അതിന്റെ സാരം, അതായിരിക്കുന്ന ഞാനാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്ന ആത്മജ്ഞനായിരിക്കുന്ന സംസാരിയായിരിക്കുന്ന ഒരു ജീവൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ഒരു തത്വജ്ഞാനം കൊണ്ടും അത് പറയാൻ പറ്റത്തില്ല എന്താണ്, ആ രസരൂപത്തിലിരിക്കുന്ന ഞാനാണ്. സത്യസന്ധമായി പറയാൻ പറ്റത്തില്ല, ഭൂതാവേശവും മറ്റും ഒന്നാ പറയാൻ പറ്റും, അതാ പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്ന എന്താണ്? ഇവിടെ ഗുരു പറയുകയാണ്, ഉപദേഷ്ടാവ് പറയുകയാണ്, ആ ജലത്തിന്റെ സാരമായിരിക്കുന്ന ഞാനാണ്. അപ്പൊ അതൊരു മനുഷ്യന് പറയാൻ പറ്റിയ ഒന്നല്ല. കാരണം അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അവന്റെ കർണങ്ങളിലൂടെ, വാക് മനോവ്യാപാരങ്ങളിലൂടെ വെളിപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങളല്ല. ഈശ്വരന് മാത്രമേ ഇത് പറയാൻ പറ്റൂ. എങ്ങനെയുള്ള ഈശ്വരനെ? ഈ ജഗത്തിനെ തന്നെ സ്വന്തം ശരീരമായി ധരിച്ചിരിക്കുന്ന ഒരു ഈശ്വരനെ വെളിപ്പെടുത്താൻ പറ്റും. അല്ല, ആ ഭാവത്തിൽ നിന്നുകൊണ്ടേ പറയാൻ പറ്റും. തസ്മിൻ രസഭൂതേ മയ്യാപഹ പ്രോത ഇത്യർത്ഥ. ഞാൻ അതിൽ ആ രസമായിരിക്കുന്നു, ഞാൻ ആ വസ്തുവിന്റെ സ്വരൂപമായിരിക്കുന്നു, അങ്ങനെ ഞാൻ ഈ ജലത്തെ ധരിച്ചിരിക്കുന്നു, അങ്ങനെ ഈ എന്നിൽ ജലം നിലനിൽക്കുന്നു. ഏവ സർവത്ര, ഇതുപോലെ സർവത്ര മനസ്സിലാക്കണം. എല്ലാ വസ്തുക്കളുടെയും സ്വരൂപമായിരിക്കുന്ന ഞാനാണ്, ആ സ്വരൂപത്തിൽ ഈ വസ്തുക്കൾ നിലനിൽക്കുന്നു. ആ സ്വരൂപത്തെ വിട്ടിട്ട് വസ്തുവിന് നിൽക്കാൻ കഴിയത്തില്ല. യഥാ അപ്സു രസ ഏവം പ്രഭാസ്മി ശശിസൂര്യോ. ശശിസൂര്യന്മാരിൽ പ്രഭയില്ലെങ്കിൽ പിന്നെ അതില്ല. പ്രഭയാണ് നമ്മൾ ശശിസൂര്യന്മാരെന്ന് പറയുന്നത്. ആ പ്രഭാരൂപത്തിൽ അതിൽ കാണുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഒരു ഭക്തനോ ഒരു യോഗിക്കോ ഒരു ജ്ഞാനിക്കോ ഒന്നും പറയാൻ പറ്റത്തില്ല. സൂര്യനും ചന്ദ്രനുമായി പ്രകാശിക്കുന്നത് ഞാൻ തന്നെയാണ്. അത് സൃഷ്ടികർത്താവിന് മാത്രമേ അത് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ആ ഭാവത്തെ പ്രാപിച്ചു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് വെളിപ്പെടുത്താൻ പറ്റൂ. പ്രണവ ഓങ്കാര സർവവേദീഷു വേദം ശബ്ദരാശി ശബ്ദാത്മകമാണ്. അത് എവിടെയാണ്? ഓങ്കാരത്തിൽ നിന്നും സ്ഫുരിക്കുന്നതാണത്. അതിൻ്റെ സാരഭൂതമാണ് ഓം. പ്രണവത്തിൻ്റെ സ്ഫോടനമാണ് വേദമെന്ന് പറയും. അതിൽ നിന്ന് സ്ഫുടിക്കുന്നതാണെന്ന് പറയും. പ്രണവത്തിൻ്റെ സ്ഥൂല ഭാവമാണ്, ശ്രാവ്യമായ രൂപമാണ് വേദം. അതുകൊണ്ട് അതിൻ്റെ സാരമാണ് ഓങ്കാരം. നാദത്തിൻ്റെ സ്ഫുരണമാണത്. അതാണ് വാസ്തവത്തിൽ ഓങ്കാരം. ആ ഓങ്കാര രൂപത്തിലിരുന്നുകൊണ്ട് ഞാൻ വേദമയനായിരിക്കുന്നു. അതാണ് പ്രണവ ഓങ്കാര സർവവേദേഷു യസ്മിൻ പ്രണവഭൂതേമൈ സർവവേദാഹ പ്രോദാഹ പറയുന്നു. സർവവേദങ്ങളും എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. എന്നെ ആശ്രയിച്ച് നിലകൊള്ളുന്നു, അല്ലെങ്കിൽ നാദരൂപത്തിലിരിക്കുന്ന എന്നിൽ നിന്നും വേദങ്ങൾ പ്രകടമാകുന്നു. ഞാൻ വേദസ്വരൂപനാണ്. എന്നുവെച്ചാൽ ജ്ഞാനസ്വരൂപനാണെന്ന് അർത്ഥം. വേദം എന്ന് വെച്ചാൽ ജ്ഞാനമാണ്, ജ്ഞാനസ്വരൂപനാണ്. ജ്ഞാനം ശബ്ദാത്മകമാണ്. ജ്ഞാനം ജീവന്റെ ഉള്ളിൽ ജ്ഞാനം ബോധം ഉണ്ടാകുന്ന അങ്ങനെ ശബ്ദാത്മകമായിട്ടാണ്. ജ്ഞാനത്തെ ഗ്രഹിക്കുന്നത് ജീവൻ ശബ്ദരൂപത്തിലാണ്. ആ ശബ്ദത്തിന്റെ സ്ഥൂലമായ ഭാവങ്ങളാണ് വർണ്ണങ്ങൾ, ആകാരാദി വർണ്ണങ്ങൾ. ആകാരാദി വർണ്ണങ്ങളിലൂടെ ജ്ഞാനം പ്രകടമാകുന്നതാണ് വേദം. അതുകൊണ്ട് ജ്ഞാനം ശബ്ദാത്മകമാണ്. ആ ശബ്ദത്തിന്റെ സൂക്ഷ്മഭാവമോ അതാണ് നാദം, അതാണ് ഓങ്കാരം. ആ രൂപത്തിൽ ഞാൻ വേദമയനാണ്. തഥ ആകാശി ശബ്ദ സാരഭൂത തസ്മൈ ഖം പ്രോദം. പ്രപഞ്ചത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവമാണ് ശബ്ദം. ശബ്ദ തന്മാത്ര എന്ന് പറയും. അത് സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും സൂക്ഷ്മഭാവമാണ്. അതാണ് ശബ്ദത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്നു. അത് വിശേഷിച്ച് കാരണമായിരിക്കുന്നു പഞ്ചഭൂതങ്ങൾക്ക്. അതാണ് ആകാശാദ് വായു, വായു ഒരഗ്നി, അഗ്നിരാപ, അഭ്യപൃഥിവി എന്നിങ്ങനെ പറയുന്നു. ഒരു ക്രമം പറയും. ആകാശത്ത് നിന്ന് വായു, ആ ക്രമത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ആകാശത്തിനും കാരണമായിരിക്കുന്നതോ അത് ശബ്ദത്തിന് മാത്രം. അവ ശബ്ദം രണ്ടു തരത്തിൽ കാരണമായിരിക്കുന്നു. ഒരിടത്തത് ജ്ഞാനത്തിന് കാരണമായിരിക്കുന്നു, മറ്റൊരിടത്തത് ക്ഷേത്രത്തിന് കാരണമായിരിക്കുന്നു, പഞ്ചഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്നു. അതുകൊണ്ട് ശബ്ദം രണ്ടു തരത്തിൽ, അത് സ്ഥൂലമായി പഞ്ചഭൂതങ്ങളായി അത് പരിണമിച്ചിരിക്കുന്നു, സൂക്ഷ്മമായി അത് ജ്ഞാനമായി സ്ഫുരിക്കുന്നു, സ്ഫുരണ രൂപത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് പറയുന്നു എന്താണ്? ആകാശ ശബ്ദ സാരഭൂത, ആകാശത്തിനും കാരണമായിരിക്കുന്ന, ആകാശത്തിന്റെയും സാരഭൂതമായിരിക്കുന്ന ശബ്ദമായിരിക്കുന്നത് അത് ഞാനാണ്. തസ്മിൻ മൈഖം പ്രോദം, അതിൽ ഈ ആകാശം പ്രോദമായിരിക്കുന്നു. അതിൽ കുരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സർവപ്രപഞ്ചവും ശബ്ദാധാരത്തോടു കൂടിയതാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. താൻ ആ ശബ്ദരൂപത്തിൽ നിന്നുകൊണ്ട് ഗ്രഹീതാവായും ഗ്രാഹ്യമായി നിൽക്കുന്നു, അറിയുന്നവനായും അറിയപ്പെടുന്നതായി നിൽക്കുന്നു, അല്ലെങ്കിൽ അറിവായും അറിയപ്പെടുന്നവൻ അറിയപ്പെടുന്നതായി നിൽക്കുന്നു. ഒന്ന് തന്നെ, ഒരേ ശബ്ദം തന്നെ, അത് അറിവായി നിൽക്കുന്നു. അപ്പോൾ അതിനെ പ്രണവം എന്ന് പറയുന്നു. അറിയപ്പെടുന്നതായി നിൽക്കുന്നു, അപ്പോൾ അതിനെ ആകാശം, അല്ലെങ്കിൽ ആകാശാദി പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നു. അങ്ങനെ സ്വയം ഈശ്വരൻ അറിവായും അതിനെ പറയും സ്ഫുരണമായും സത്തായും വെളിപ്പെടുന്നതാണ്. സത്തായി വെളിപ്പെടുന്ന ഇവിടെ ആകാശം തുടങ്ങിയ ഭൂതങ്ങളിലൂടെ അത് സത്തായി വെളിപ്പെടുന്നു. സ്ഫുരണമായി വെളിപ്പെടുന്ന ഇവിടെ അറിവിലൂടെ. രണ്ടിനും ആധാരമായിരിക്കുന്ന എന്ത്? നാദം, ശബ്ദം. അതിന് സൂക്ഷ്മമായി നാദം, ബിന്ദുക്കൾ എന്നെല്ലാം തന്ത്രശാസ്ത്രത്തിനും മറ്റും പറയുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യുന്നതും താൻ തന്നെയാണ്. തഥാ പൗരുഷം പുരുഷസ്യ ഭാവോ ഇതഹ പുംബുദ്ധി നിഷു തസ്മിൻ മൈ പുരുഷാഹ പ്രോതാഹ. ഇനി ശ്രേഷ്ഠമായി അനുഭവപ്പെടുന്നതല്ല, കാരണം എപ്പോഴും പറഞ്ഞല്ലോ അനുധ്യാനം, ഈശ്വരന്റെ അനുധ്യാനം. അടുത്ത് പറയും സർവഭാവങ്ങളും ഈശ്വരൻ തന്നെയാണ്. പക്ഷെ സർവഭാവങ്ങളും ഉപാസനയ്ക്ക് പറ്റിയത്, ഉപാസനയ്ക്ക് എപ്പോഴും പറ്റിയിരിക്കുന്ന എന്താണ്? ശ്രേഷ്ഠമായ ഭാവങ്ങളാണ്. എന്തുകൊണ്ട്? ശ്രേഷ്ഠമായ ഭാവങ്ങളിലൂടെ മാത്രമേ മനസ്സിന് അതിന് കൈവിട്ടു പോയ ഊർധ്വഗതി സംഭവിക്കുകയാണെങ്കിലും സൃഷ്ടിയിലെ സർവവും ഉപാസ്യങ്ങളല്ല. അങ്ങനെ പറയും മഹനീയെ, മഹനീയമായ വിഷയത്തിലുള്ള അനുധ്യാനമാണ് ഭക്തി എന്ന് പറയും. അവിടെ ആ ഭക്തിക്ക് വേണ്ടി ഉപാസ്യമായി ഇവിടെ എടുത്തു കാട്ടുന്ന എന്താണ്? അതിന്റെ ശ്രേഷ്ഠമായ ഭാവങ്ങളെയാണ്, നികൃഷ്ടമായ ഭാവങ്ങളെയല്ല. നികൃഷ്ടമായ ഭാവങ്ങളെ ഉപാസിക്കുന്നവരാണ് അസുരന്മാർ, അതുകൊണ്ട് പ്രപഞ്ചത്തിൽ. പക്ഷെ ഇവിടെ ആ ശ്രേഷ്ഠമായ ഭാവത്തെ എടുത്തു കാണിക്കുകയാണ് മറ്റൊന്ന്, പൗരുഷം പുരുഷസ്യ ഭാവ പുരുഷത്വം. യഥാപ്പും ബുദ്ധിർനിഷു പുരുഷാകാരം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇച്ഛാശക്തിയിലൂടെ ക്രിയാശക്തിയിലൂടെ ഒരു ജീവനെ എന്തും ആർജിക്കുന്ന പ്രാപ്തമാക്കുന്ന ആ ജീവനിൽ ലീനമായിരിക്കുന്ന ശക്തിവിശേഷം, അതാണ് പുരുഷത്വം. അതിനാശ്രയിച്ചിട്ടാണ് ഒരുവൻ മോക്ഷത്തെ വരെ നേടുന്നത്. ആ ഭാവം പറയുന്ന പുംബുദ്ധി നിഷുത്തസ്മിൻ, മനുഷ്യരിൽ കാണുന്ന ഭാവം മൈ പുരുഷാഹ പ്രോതാഹ. ആ ഭാവത്തിനെന്താണ്? ആ പൗരുഷ പുരുഷാകാരത ഇവിടുകൂടി ജീവന്മാർ ഐശ്വരൻ പ്രോതമായിരിക്കുന്നു. പൗരുഷമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഗുണമാണ്. ആ രീതിയിലിരിക്കുന്നത് ഞാനാണ്. അപ്പൊ ആ ഭാവങ്ങളെയെല്ലാം ഈശ്വരൻ കണ്ടുകൊണ്ട് ആ ഭാവങ്ങളോടുകൂടിയ മൂർത്തിയാണ് ഈശ്വരൻ എന്ന് കണ്ടുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കുക, അതിനുവേണ്ടി പറയുക. അതായത് ഇവിടെ ഒരു സ്ഥിതി വിവര കണക്ക് പറയുകയല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ പഠിപ്പിക്കുകയല്ല, മറിച്ച് മനസ്സിന് അത്തരം ഭാവങ്ങളിലേക്ക് ഉയരുന്നതിനുള്ള ഒരു പരിശീലനം കൊടുക്കുകയാണ്. കൗന്ദേയ അല്ലയോ കൗന്ദേയ അഹം അപ്സു രസഹ, ഞാൻ ജലത്തിൽ രസമാണ്. ശശിസൂര്യോഹു പ്രഭ അഹമസ്മി, ശശിസൂര്യന്മാരിൽ ഞാൻ പ്രഭാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സർവവേദേഷു പ്രണവ അസ്മി, ഞാൻ തന്നെയാണ് സർവവേദങ്ങളിലും പ്രണവസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നത്. നൃഷ മനുഷ്യരിൽ പൗരുഷമായും ശബ്ദ ആകാശത്തിൽ ശബ്ദമായും സ്ഥിതി ചെയ്യുന്നതും ഞാൻ തന്നെ. രസോഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദേ പൗരുഷം നൃഷു പുണ്യോ ഗന്ധപ്രതിവ്യം ച തേജസ്ചാസ്മി വിഭാവസൌ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്യുഷു പുണ്യ പുണ്യ സുരഭിർഗന്ധ പൃഥിവ്യാം ചാഹം. അതായതൊരു ഇവിടെ അവതാരപുരുഷൻ ആയി കൃഷ്ണൻ ചില സന്ദർഭങ്ങളിലെ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം എങ്ങനെയാണ്? മനുഷ്യരൂപത്തിൽ തന്നെയാണ് മറ്റുള്ളവരുടെ ഇടയിൽ പ്രകടമാകുന്നത്. അത് ആ ഭാവം പ്രകടമാകുന്നത് മുഖ്യമായിട്ട് എവിടെയാണോ, എവിടെയാണോ ഉപദേശത്തിന്റെ സന്ദർഭം വരുന്നത്. ഇത് ഉപദേശ സന്ദർഭമാണ് അർജുനനെ, അല്ലെങ്കിൽ അർജുനനെ നിമിത്തമാക്കി ഐശ്വര്യതയെ വെളിപ്പെടുത്തുന്ന സന്ദർഭം. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എന്തു ചെയ്യുന്നു? തന്റെ മനുഷ്യഭാവത്തെയെല്ലാം ദൂരെ കളഞ്ഞിട്ട് എന്തു ചെയ്യുന്നു? തന്റെ ഈശ്വര്യതയെ അവിടെ പ്രകടമാക്കി. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത്, ഞാനൊരു ഭാവാവിഷ്ടനായാണ് അന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈശ്വരൻ എന്തായാലും പ്രത്യേകിച്ചൊരു ഭാവാവേശം. പക്ഷെ മനുഷ്യരുടെ മധ്യത്തിൽ മൂഢൻ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? മൂഢനാണ്. ആ മൂഢന്മാരുടെ ഇടയിൽ വ്യവഹരിക്കുമ്പോൾ ആ ഈശ്വരീയമായ ഭാവത്തെ വെളിപ്പെടുത്തിയെന്ന് അവന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ ചില സമയത്ത് അതിനെ വെളിപ്പെടുത്തും. വെളിപ്പെടുത്തിയാലും അവിടെ ഈശ്വരനെ ഐശ്വര്യ ഭാവത്തിൽ ഉൾക്കൊള്ളത്തില്ല, മറിച്ച് അത്ഭുതഭാവത്തിൽ ആശ്ചര്യഭാവത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് ഗോവർദ്ധന കുടയാക്കിയപ്പോഴും മറ്റും അവർ അത്ഭുതഭാവത്തിലൊക്കെയുണ്ട്. അത് കേവലം ജീവന്മാർക്കെന്താണ് ഒരു അത്ഭുതത്തെ ഉളവാക്കും, പക്ഷെ അത് ചിലപ്പോൾ വിസ്മരിക്കുകയും ചെയ്യും. അവന്റെ ഉള്ളിൽ ബോധം തെളിയത്തില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്ത് ചെയ്യുന്നത്? ഉപദേശത്തിന്റെ സന്ദർഭമാണ്. മറ്റതെല്ലാം എന്താണ്? കേവലം ലീലാ സന്ദർഭങ്ങളാണ്, ഒരു തമാശ പോലെ, ഒരു വിനോദം പോലെ അതൊക്കെ കാട്ടിക്കൂട്ടുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആ ജീവന്റെ ഉള്ളിൽ ആ ഈശ്വരീയ ഭാവത്തെ ഉറപ്പിക്കുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ എന്താണ്, കേവലം അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് തത്വത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തന്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുകയാണ്. അതാണ് പറയുന്നത്, പുണ്യ സുരഭിഗന്ധ പൃഥിവ്യാം ചാഹം. പൃഥിവിയുടെ തന്മാത്രയാണ് ഗന്ധം, എന്നുവെച്ചാൽ പൃഥിവിയുടെ സ്വരൂപം ഗന്ധമാണ്, സുഗന്ധം. ചോദിച്ചാൽ ദുർഗന്ധമോ അത് മറ്റു പലരുമായിട്ട് കലരുന്ന അതാണ് ഉപാസ്യമായിരിക്കുന്നത്. അതിനെ നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്ന സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? ആ ദിവ്യമായ ഭാവം, പൃഥ്വിയിലിരിക്കുന്ന ദിവ്യത എന്ന് പറയുന്നത്, ഈശ്വരീയത എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഗന്ധമാണ് എന്ന് മാത്രമല്ല, ആ ഗന്ധത്തിൽ നിന്നാണ് ഈ പൃഥ്വി തത്വം തന്നെ ആവിർഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അതാണ് പൃഥ്വിയെ ഗന്ധവതി എന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു. തസ്മിന്മയി ഗന്ധഭൂതെ പൃഥ്വി പ്രോത, ഞാനവിടെ ഗന്ധരൂപത്തിലിരിക്കുന്നു സുഗന്ധരൂപത്തിലിരിക്കുന്നു. ആ സാത്വികമായ ഭാവങ്ങളിൽ പ്രകടമാകുന്നതിനെ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുകയാണ്. പുണ്യത്വം ഗന്ധസ്യ സ്വഭാവദേവ പൃഥിവിയാം ദർശിതം അപാദുഷിരതാദേഹേ പുണ്യത്വ ഉപലക്ഷണാർത്ഥം. അതൊക്കെ സാത്വികമായ ഭാവങ്ങളാണ്, അതാണ് പുണ്യം എന്ന് പറയുന്നത്. അപ്പൊ ഗന്ധത്തിനുണ്ടാ പുണ്യത്വം, രസത്തിനുണ്ടാ പുണ്യത്വം എന്ന് വെച്ചാൽ ഐശ്വര്യത. എല്ലാ ഭാവങ്ങളും സൂക്ഷ്മതയിലേക്ക് ചെല്ലുമ്പോൾ അത് സാത്വികമാവും ഈശ്വരീയമാവും. അസ്ഥൂലത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സാത്വികത വിട്ട് അത് രാജസ താമസഭാവങ്ങളെ പ്രാപിക്കും. അതിനി പറയും. ഇത് മാത്രമല്ല, എല്ലാ രാജസ താമസഭാവങ്ങളായും വന്നിരിക്കുന്നത് താൻ തന്നെയാണ്. ഈശ്വരൻ അങ്ങനെ പ്രപഞ്ചത്തിന് പ്രത്യേകിച്ച് പക്ഷപാതമൊന്നുമില്ല. നല്ലത് മാത്രം താനായിരിക്കുക അങ്ങനെയില്ല. പക്ഷെ ജീവനെ നല്ലതെല്ലാം താനാണെന്ന് ബോധിപ്പിക്കുന്ന എന്തിന്? അവന്റെ മനസ്സിലാ നല്ല ഭാവങ്ങളെ സ്ഥാനം പിടിക്കാവൂ. അതുകൊണ്ട് പറയുന്നു അബാദുഷി രസാദേഹ പുണ്യത്വ ഉപലക്ഷണാർത്ഥം. ഇതെല്ലാം പുണ്യമായ ഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അപുണ്യത്വം ദുഗന്ധാദീനാം അവിദ്യാധർമാദ്യപേക്ഷം സംസാരിണ ഭൂതവിശേഷ സംസർഗ നിമിത്തം ഭവതി. വാ, ഇവിടെ ചോദിക്കണ ദിവ്യമായ ഭാവങ്ങളെ മാത്രം എന്തിനീ പ്രപഞ്ചത്തെ വെളിപ്പെടുത്തുന്നു? പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണല്ലോ മറ്റ് താമസ രാജസ്വഭാവങ്ങളും. അതിന് സമാധാനം പറയണു, ഗന്ധാദീന അപുണ്യത്വമുണ്ട്. ഇതിൽ തന്നെ നമുക്ക് സ്വീകാര്യമല്ലാത്ത ഗന്ധങ്ങളുണ്ട്, ദുർഗന്ധങ്ങളുണ്ട്, ദുഷ്ചരസങ്ങളുണ്ട്. ഈശ്വരൻ എന്തിന് പക്ഷപാതിയായി പറയുന്നു താൻ ഇന്നത് മാത്രമാണ് ഇന്നതല്ല എന്ന് പറയുന്നു? അവിദ്യാധർമാദ്യപേക്ഷം സംസാരണ, അതെല്ലാം ജീവന്റെ അവിദ്യാധർമ്മത്തെ അപേക്ഷിച്ച് അവൻ അനുഭവവേദ്യങ്ങളാകുന്നതാണ്, അനുഭവപ്പെടുന്നതാണ്. ഭൂതവിശേഷ സംസർഗ നിമിത്തം ഭവതി. അതൊന്നും ഈ വസ്തുവിന്റെ തനതായ ഭാവങ്ങളല്ല. ജലത്തിന്റെ തനതായ രസം എന്താണത്? സ്വാദ്. പൃഥ്വിയുടെ തനതായ ഗന്ധം എന്ത്? സുഗന്ധം. ഇങ്ങനെ പോകുന്നു എല്ലാത്തിനും. എന്തുകൊണ്ട്? ആ തനതായ ഭാവങ്ങളെല്ലാം ഈശ്വരീയമായ ഭാവങ്ങളാണ്. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന അതല്ലല്ലോ, അനുഭവിക്കുന്ന മറ്റ് ഭാവങ്ങളെല്ലാം ജീവന് ദുഃഖത്തിനുണ്ടാക്കുന്നവയാണ്. ദുസ്വാദ്, ദുർഗന്ധം, ഇതെല്ലാം വിപരീത ഭാവങ്ങളെല്ലാം ദുഃഖത്തിനുണ്ടാക്കുന്നു. എന്തുകൊണ്ട്? പറയുന്നത് അവന്റെ അവിദ്യയോട് ചേർന്ന് നിൽക്കുന്ന ഭാവങ്ങളാണ്. മറ്റ് ഭൂതസംസർഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് ദുഃഖകാരണങ്ങളായി നിലനിൽക്കുന്നവയല്ല. മറിച്ച് ഇതെല്ലാം ആണെങ്കിലോ അത് സുഖത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. അതുകൊണ്ട് ആ ഭാവങ്ങളെ ഉപാസിക്കാൻ പറയുകയാണ്. ഈശ്വരീയമായി, അതുപോലെ തേജോ ദീപ്തി സ്റ്റാസ്മി വിഭാവസു അഗ്നി, അഗ്നിയിലത് അഗ്നിയുടെ ശോഭ ആയി പ്രകടമാകുന്ന എന്താണ്? അഗ്നിക്കൊരു ശോഭയുണ്ട്. അഗ്നിയുടെ ശോഭയായി പ്രകടമാകുന്നത് ഈശ്വരീയതയാണ്. അത് തന്നെ അത് സംഹാരകമായി വരും മറ്റു പലതിനോട് കൂടിച്ചേർന്നിട്ട്. അത് തന്നെ താമസ രാജസ്വഭാവങ്ങളാണ്. അതിനെല്ലാം ഇവിടെ ഈശ്വരീയമായി ഉപാസിക്കേണ്ടത്. അതിന്റെ ആ തേജസ്സിനെയാണ്, അതിന്റെ ശോഭയാണ്. തഥാ ജീവന സർവഭൂതേഷു യേന ജീവന്തി സർവാണി ഭൂതാനി തജ്ജീവനം. പിന്നെന്താണ്? ഓരോ ജീവനിലും ആ പ്രാണരൂപത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ജീവനെയും ഈ ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അതും ഞാൻ തന്നെയാണ്. ജീവന സർവഭൂതേഷു, ശരീരത്തിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന സൂക്ഷ്മമായ പ്രാണസ്പന്ദനം, അതും ഈശ്വരീയമാണ്. അതിനെ ആശ്രയിച്ചിട്ട് ബന്ധമായാലും മോക്ഷമായാലും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം ഇതിനെ ആശ്രയിച്ചിട്ടാണ്. എന്നെ ആർജിക്കുന്നു, നഷ്ടപ്പെടുത്തുന്നു എല്ലാം ആ പ്രാണസ്പന്ദനത്തെ ആശ്രയിച്ചിട്ടാണ്. അത് ഇല്ലായെങ്കിൽ പിന്നെ അവിടെ ചിന്തയില്ല, ഭക്തിയില്ല, വിശ്വാസമില്ല, ഒന്നുമില്ല, എല്ലാം അതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. നമ്മൾ പറയുന്ന ആ രൂപത്തിൽ ജീവനെ നിലനിർത്തിയിരിക്കുന്നതും ഞാൻ തന്നെയാണ്. തപസ്തസ്മി തപസ്സിഷു തസ്മിൻ തപസ്സിമൈ തപസ്സിനഹ പ്രോതാഹ. തപോരൂപത്തിലിരിക്കുന്നു. അതും തപസ്സെന്ന് പറയുന്ന എന്താണ്? ആ ചിത്തം ഏകാഗ്രമായി സൂക്ഷ്മമായി പ്രാപിക്കുന്ന ചിത്തത്തിന്റെ ഭൂമികയാണ് തപസ്സെന്ന് പറയുന്നത്. സ്ഥൂലമായ ചിത്തത്തിൽ തപസ്സില്ല. എവിടെയാണ് ചിത്തത്തിന് ഏകാഗ്രത വരുന്നത്, അവിടെയാണ് തപസ് വരുന്നത്. സതപോ അതപ്യത, തപസ് ചെയ്തു എന്ന് പറയുന്നു. അത് ചിത്തത്തിന്റെ ഏകാഗ്രതയാണ്. ഏകാഗ്രത എന്ന് പറയുന്നത് എന്താണ്? ചിത്തം അതിന്റെ ബാഹ്യമായ സ്ഥൂലമായ ഭാവങ്ങളെ വെടിഞ്ഞ് സൂക്ഷ്മമായ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പറഞ്ഞല്ലോ. അങ്ങനെ സൂക്ഷ്മമാകുമ്പോൾ അത് സാത്വികമാകുന്നു. അവിടെയും ഈശ്വരീയത വെളിപ്പെടുന്നു. ആ ഭാവത്തിലും തപസ്സികളിൽ ഞാൻ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പൃഥിവിയാം പുണ്യഗന്ധ അസ്മി, പൃഥിവിയിൽ പുണ്യഗന്ധമായിരിക്കുന്നത് ഞാനാണ്. വിഭാവസോ തേജഃ, സൂര്യനിൽ തേജസ്സായിരിക്കുന്നു, അഗ്നിയിൽ തേജസ്സായിരിക്കുന്നു, പ്രകാശരൂപത്തിലിരിക്കുന്നതിലെല്ലാം തേജസ്സായിരിക്കുന്നത് ഞാനാണ്. സർവഭൂതേഷു ജീവനം, സർവ ജീവികളിലും ജീവനായിരിക്കുന്നത് ഞാൻ തന്നെ. തപസ്സിഷു തപസ്ചാസ്മി, തപസ്സികളുടെ തപസ്സായിരിക്കുന്നത് ഞാൻ തന്നെ. പുണ്യോ ഗന്ധ പൃഥിവ്യേച്ഛാസ്മി വിഭാവസോ ജീവനം സർവഭൂതേഷു തപസ്ചാസ്മി തപസ്സിഷോ ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധരും ബുദ്ധിമതാം അസ്മി തേജസ്തേജസി നാമഹം. ബീജം പ്രരോഹ കാരണം മാം വിദ്ധി സർവഭൂതാനാം ഹി പാർത്ഥ, സർവപ്രാണികളുടെയും പ്രരോഹ കാരണം, ഉത്പത്തിക്ക് കാരണമായിരിക്കുന്ന ബീജം ഞാൻ തന്നെയാണ്. ഉത്പത്തി എന്ന് പറയുന്നത് എന്താണ്? അതിസൂക്ഷ്മമായ ഒരു ഭാവം സ്ഥൂലതയെ പ്രാപിക്കുന്ന അതാണ് ഉത്പത്തി. പിന്നെ അതിന്റെ വൃദ്ധി, ക്ഷയനാശങ്ങളെല്ലാം പിന്നീട് സംഭവിക്കുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ സൂക്ഷ്മതയുടെ സ്ഥൂലാവിഷ്കാരമാണ്, അതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിക്കും മുമ്പും വസ്തു ഉണ്ടായിരുന്നു. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സൃഷ്ടിക്കും മുമ്പും നിലനിന്നിരുന്നു. അതിന് സത്കാര്യവാദം എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അതെങ്ങനെ നിലനിന്നിരുന്നു? സൂക്ഷ്മഭാവത്തിന്. അത് ജഡമായിക്കൊള്ളട്ടെ, ചേതനമായിക്കൊള്ളട്ടെ, അപ്പോൾ ആ സൂക്ഷ്മത എന്ന് പറയുന്നത് എന്താണ്? അത് സാത്വികമായ ഭാവമാണ്. എവിടെ സൂക്ഷ്മതയുണ്ടോ അത് സാത്വികമാണ്. അതിനാണ് ബീജം എന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും ഉറവിടം, ഉദ്ഭവസ്ഥാനം. ആ ബീജരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. സനാതനം, ചിരന്തനം എന്നിവിടെ പറയുന്നതിനെ വിശേഷിപ്പിക്കുന്നു. അപ്പൊ സനാതനമാണ് അനാദിയായി നിലനിൽക്കുന്നു എന്നർത്ഥം. എന്നുതന്നത് തുടങ്ങി പറയാൻ വയ്യ. അതുകൊണ്ട് അതിന് സനാതനം എന്ന് പറഞ്ഞിരിക്കുന്ന അനാദിയായി ഇത് ബീജരൂപത്തിലിരുന്നു കൊണ്ട് സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കിഞ്ച ബുദ്ധി വിവേകശക്തി അന്ധകരണസ്യ ബുദ്ധിമതാം വിവേകശക്തിമതാം അസ്മി. അന്ധകരണത്തിന്റെ തന്നെ ആ വിവേകശക്തി ബുദ്ധി, അതും സാത്വികവും സൂക്ഷ്മവുമാണ്. അത് ഞാൻ തന്നെയാണ്. ഞാൻ അങ്ങനെയും പ്രകടമാകുന്നു. ജീവന്റെ അന്ധകരണത്തിൽ വിവേകമായി പ്രകടമാകുന്നതും ഞാൻ തന്നെയാണ്. പ്രാഗൽഭ്യം തദ്വതാം തേജസ്സിനാം അഹം. ഇനി പറയും വിഭൂതികളെ കുറിച്ച് പറയുമ്പോൾ ശ്രീമദൂർജിതമേവ വാ, എവിടെയെല്ലാം തേജസ് പ്രാഗൽഭ്യം വിശേഷതയായി കാണുന്നുണ്ടോ അവിടെയെല്ലാം ഈശ്വരീയ ഭാവം പ്രകടമാകുന്നു. അതിന് ആത്മീയമെന്നോ ഭൗതികമെന്നോ ഒന്നുമില്ല. എവിടെ വിശേഷത പ്രകടമാകുന്നുണ്ടോ ആ വിശേഷത അത് ഈശ്വരീയതയാണ്. അത് ഈശ്വരീയതയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞതിനെ ഉപാസിക്കുന്നില്ലെന്നേയോ. അതിന്റെ ഈശ്വരഭാവത്തെ പ്രകടമാകുന്നവനും തന്നിൽ കൂടി തന്നെ അത് പ്രകടമാകുമ്പോഴും അത് ഈശ്വരീയതയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല മനുഷ്യന്. പക്ഷെ പറയുന്ന ആ പ്രാഗൽഭ്യം, അത് ഏത് വിഷയത്തിലായാലും ശരി, അത് ഈശ്വരീയ ഭാവം പ്രകടമാകുകയാണ്. എവിടെ ഒരു അലൗകികത എവിടെ പ്രകടമാകുന്നുണ്ടോ ഈശ്വരന്റെ ഭാവം അവിടെ പ്രകടമാവുകയാണ്. അതിനാ വസ്തുപാത്രമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്നാണ്. തദ്ദാം തേജസ്സിനാമഹം പാർഥ അനയോ പാർഥ സർവഭൂതാനാം സനാതനം ബീജം മമിധി. സർവപ്രാണികൾക്കും സനാതന കാരണമായിരിക്കുന്ന അസൂക്ഷ്മാവസ്ഥ അതും ഞാൻ തന്നെയാണ്. ബുദ്ധിമതാം ബുദ്ധിരസ് അഹമസ്മി. വിവേകികളിൽ വിവേകമായിരിക്കുന്നത് ഞാൻ തന്നെ. തേജസ്സിനാം അഹം തേജഹ. തേജസ്വികളിൽ തേജസ്സായിരിക്കുന്നത്, ശക്തിവിശേഷമായിരിക്കുന്നത് തേജസ്ശാലികളിൽ അത് ഞാൻ തന്നെയാണ്. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർ ബുദ്ധിമതാം അസ്മി തേജസ് തേജസ്സി നാമഹം ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ബലം സാമർഥ്യം ഓചോ ബലവതാമഹം. അതായത് ഇവിടെ കേൾക്കുന്നവൻ അവന്റെ മനസ്സുകൊണ്ട് ഏതിനെയെല്ലാം ദിവ്യമായി അലൗകികമായി ശ്രേഷ്ഠമായി ഗ്രഹിക്കാൻ പറ്റുമോ അതെല്ലാം ഈശ്വരീയമായ ഭാവങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. കാരണം ഈശ്വരനാന്റെ സ്വരൂപത്തിൽ ബുദ്ധിക്ക് വിഷയമല്ല, വാക്കുകൊണ്ട് വെളിപ്പെടുത്താനും സാധ്യമല്ല. പക്ഷെ അതിന്റെ ചില ഭാവങ്ങളെ ബുദ്ധികൊണ്ട് ഗ്രഹിക്കാമെന്നുള്ള രീതിയിൽ വെളിപ്പെടുത്തുകയാണ്. അതാണ് ഇത്തരം കാര്യങ്ങളെ ഓരോന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ഇവയ്ക്കൊക്കെ എന്താ പരസ്പര ബന്ധം എന്ന് നമ്മൾ ചിന്തിക്കും. അത് യുക്തിചിന്തയ്ക്ക് വിഷയമായൊരു കാര്യമുണ്ട്. ബലം സാമർഥ്യം ഓജഹ ബലവതാമഹം. ബലവാന്മാരിൽ ബലമായിരിക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ പൗരുഷമായിരിക്കുന്നത് തേജസ്സായിരിക്കുന്നത് ബലമായിരിക്കുന്നത്, അതെല്ലാം പറഞ്ഞാൽ അർജുനന് മനസ്സിലാവും. കാരണം അർജുനന് ബലത്തെക്കുറിച്ച് അറിയാം, അത് ശ്രേഷ്ഠമാണെന്നറിയാം. അതിൻ്റെ ദിവ്യത്വത്തെ കൂടി ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അത് ഞാനാണ് തച്ച ബലം കാമരാഗവിവർജിതം കാമസ്ഥരാഗസ്ഥ കാമരാഗു കാമകൃഷ്ണ അസന്നികൃഷ്ടേഷു വിശേഷു രാഗോരഞ്ജന പ്രാപ്തി വിശേഷു. കാമരാഗവിവർജിതമായിരിക്കുന്ന ആ ബലം സാധാരണ ബലത്തോടുകൂടി ചേർന്ന് കാമവും രാഗവും വരും. ഇവിടെ കാമരാഗങ്ങളിൽ നിന്നുകൊണ്ട് പറഞ്ഞു സാധാരണ കാമത്തെ തന്നെയാണ് രാഗമെന്നും പറയുന്നത്, കാമിയെ തന്നെയാണ് രാഗി എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താ പ്രത്യേകത പറയുന്നു, അത് ഇങ്ങനെ വേർതിരിക്കാം. ഒരു വിഷയം പ്രാപ്തമാകാതിരിക്കുകയെ ആ വിഷയത്തോട് തോന്നുന്ന തൃഷ്ണ, അതാണ് കാമം. അതാണ് കാമഹതൃഷ്ണ അസന്നികൃഷ്ടേഷു വിഷയേഷു. പ്രാപ്തമായില്ല, പക്ഷെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഉത്കടമായ ഇച്ഛ നിലനിൽക്കുമ്പോൾ ആ ഇച്ഛയെ കാമമെന്ന് പറയും. ഇനി അത് തന്നെ പ്രാപ്തമായി അനുഭവയോഗ്യമായി കഴിയുമ്പോൾ മനസ്സിന് അതിൽ നിന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു തൃഷ്ണ രഞ്ജന എന്ന് പറയുന്നു. മനസ്സ് അതിനോട് ഒട്ടിപ്പോവുക. വിഷയ അനുഭവത്തിൽ മനസ്സിനെ അതിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത രീതിയിൽ ആ വിഷയത്തോട് മനസ്സിനെ ബന്ധിപ്പിച്ചു കളയുന്ന അതിനാണ് രാഗം എന്ന് പറയുന്നത്. അത് അനുഭവവേളയിൽ നിലനിൽക്കുന്നതാണ്. മറ്റതോ വിഷയസ്മരണ വേളയിൽ നിലനിൽക്കുന്നതാണ് കാമം. അന്നിങ്ങനെ ഇതിനെ വേർതിരിച്ച് കാണിക്കുകയാണ്. എന്നുവെച്ചാൽ രാഗം കാമത്തേക്കാൾ കൂടുതൽ തീവ്രതയുള്ളതാണ്. എന്തുകൊണ്ട്? അത് കൂടുതൽ വിഷയത്തോട് ബന്ധിപ്പിക്കുന്നതാണ്. അതില്ലാത്ത കാമരാഗാഭ്യാം വിവർജിതം ദേഹാദി ധാരണ മാത്രാർത്ഥം ബലമഹമസ്മി. കാമരാഗാദികളില്ലാതെ, കാരണം കാമരാഗാദികൾ ജീവന് ശരീരത്തിനും മനസ്സിന് ബലത്തെ ഉണ്ടാക്കുന്നു, ഊർജത്തെ ഉണ്ടാക്കും. പ്രവൃത്തിക്ക് ഊർജം ആവശ്യമാണ്, ശക്തി ആവശ്യമാണ്. ആ ശക്തിയെ കാമരാഗങ്ങൾ ഉണ്ടാക്കുന്നു. ആ കാമരാഗങ്ങളിലൂടെ ചേർന്ന ശക്തിയിലൂടെ എന്ത് ചെയ്യുന്നു? ആ ജീവൻ വിഷയ ഉപഭോഗ സമർത്ഥനായി തീരുന്നു. അതിന് ശക്തി വേണം. ദുർബലന് വിഷയാനുഭവം സാധ്യമല്ലാതെ വരുന്നു. വിഷയാനുഭവത്തിന് എന്ത് വേണം? ശക്തി വേണം. പ്രാണശക്തി അവിടെ ദൃഢമായിരിക്കണം. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ശക്തി ക്ഷയിച്ചു പോകും. അതുകൊണ്ട് പറയുന്നു, കാമരാഗങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ബലമല്ല ഞാൻ, മറിച്ച് അതിനെ ആശ്രയിക്കാതെ നിൽക്കുന്ന ബലമാണ്. അപ്പൊ അതിനുവേണ്ടി വരുന്ന ബലം, ആ ബലരൂപത്തിൽ നിൽക്കുന്നത് ഞാനാണ്. അത് സംസാരിണാം തൃഷ്ണ രാഗകാരണം. സംസാരികളുടെ ആ ബലം അത് ഞാൻ തന്നെയാണ്, പക്ഷെ അതൊന്നും ഉപാസ്യമല്ല. അതിനിവിടെ അർജുനന് പ്രത്യേകിച്ച് എടുത്തു കാണിച്ചു കൊടുക്കാൻ പറ്റിയതല്ല. അതവിടെ ഉണ്ട്, അത് അവസാനം പറയും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കിഞ്ച മാത്രമല്ല ധർമാവിരുദ്ധോ ധർമ്മേണ ശാസ്ത്രാർത്ഥേന അവിരുദ്ധോയ പ്രാണിഷ ഭൂതേഷു കാമഹ യഥാ ദേഹ ധാരണ മാത്രാദ്യർത്ഥോ അശ്നപാനാദി വിഷയ സാമോ അസ്മി ഹേ ഭരതർഷ. പറയുന്നു, കാമവും ഞാൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞു കാമരാഗ വിവർജിതമായ ബലമാണ് ഞാനെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് പറയുന്നു, അതും ഞാൻ തന്നെയാണ്. കാമരൂപത്തിലിരിക്കുന്നത് ഞാൻ തന്നെയാണ്, പക്ഷെ എങ്ങനെയുള്ള കാമം? ധർമ്മ വിരുദ്ധമാകാത്ത, അവിരുദ്ധമായിരിക്കുന്ന, ധർമ്മയുക്തമായിരിക്കുന്ന എന്നർത്ഥം. ധാർമ്മികമായ കാമം എന്ന് പറയും. ധർമ്മേണ ശാസ്ത്രാർത്ഥേന അവിരുദ്ധവും, ശാസ്ത്രം നിഷിദ്ധമല്ലാത്ത രീതിയിലുള്ള കാമനകൾ അത് ഞാനാണ്. അത് കാമം ഞാനാണെന്നുള്ളതിനല്ല പ്രാധാന്യം, ശാസ്ത്ര അവിരുദ്ധമായ അത് താനാണെന്നുള്ളതാണ് പ്രാധാന്യം. എപ്രാണിഷു ഭൂതേഷു കാമ സർവപ്രാണികളും അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയുള്ളത്? ദേഹധാരണ മാത്രാദ്യർത്ഥോ. കാമമില്ലാതെ പ്രാണൻ ശരീരത്തിൽ സ്പന്ദിക്കത്തില്ല. ഈ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിന് കാമം വേണം. അതിനാണ് നമ്മൾ വേറൊരു ഭാഷയിൽ പറയുന്നത് ഇച്ഛാശക്തി. അതില്ലാതെ ഇവിടെ നിലനിൽക്കത്തില്ല. അപ്പൊ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവം എന്തിനുപകരിക്കുന്നതാണ്? ഈ ജീവനെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രം ഉപകരിക്കുന്നതാണ്. അതാണ് പറയുന്നത് ദേഹ ധാരണ മാത്രാദ്യർത്ഥവും. ആ ജീവനെ ശരീരത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നു. കാരണം എന്തുകൊണ്ട്? ജീവൻ ഈ ശരീരം കൊണ്ട് പല കാര്യങ്ങളും നേടേണ്ടതുണ്ട്. പുരുഷാർത്ഥങ്ങളെല്ലാം നേടേണ്ടതുണ്ട്, പരമപുരുഷാർത്ഥത്തെയും നേടണം. അതുകൊണ്ട് ഈ ജീവനെ ശരീരത്തിൽ ബന്ധിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ബന്ധിപ്പിക്കുന്ന ഇച്ഛാശക്തിയായി കാമമായി നിൽക്കുന്നതും ഞാൻ തന്നെയാണ്. അതിന് ബാഹ്യമായി ആ കാമം എന്തിനെയെല്ലാം സഹായിക്കുന്നു? പറയുന്നു, അശനപാനാദി വിഷയ. അശനപാനാദികൾ ആ കാമം കൊണ്ടാണ് നിർവഹിച്ചു പോകുന്നത്. ഏത് ശരീരത്തിലായാലും അതില്ലാതെ അശനപനാദികൾ നടക്കത്തില്ല. ആ ഇച്ഛാശക്തി വേണം. ആ കാമരൂപത്തിൽ സകാമോ അസ്മിഹേ ഭരതർഷഭ, ആ കാമരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. ബലവതാം ബലം ഇച്ഛാഹമസ്മി, ബലവാന്മാരുടെ ബലം ഞാൻ തന്നെ. എങ്ങനെയുള്ളത്? കാമരാഗവിവർജിതമായ ബലം. ബലവതാം കാമരാഗവിവർജിതം ബലം ഞാൻ തന്നെയാണ്. ഭരദർശപാലയോ അർജുന, ഭൂതേഷു സർവപ്രാണികളിലും കാണുന്ന ധർമാവിരുദ്ധോ കാമ, ധർമ്മയുക്തമായിരിക്കുന്ന ആ കാമം, ഈശ്വരാധീനമായിരിക്കുന്ന കാമം, അല്ലെങ്കിൽ ഈശ്വര നിയമത്തിന് വിധേയമായിരിക്കുന്നതായ ആ കാമം, അത് ഞാൻ തന്നെയാണ്. ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഈ ഗീതോപദേശത്തിന് പല ഭാഗങ്ങളിലും വ്യക്തമാകുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ ഈ ഉപദേഷ്ടാവ് ഒരു ചരിത്ര പുരുഷനാണ്. മനുഷ്യരെ പോലെ ജീവിച്ചിരുന്ന ഒരാളാണ് ഇത് ഉപദേശിച്ചെന്നുള്ള, അല്ലാതെ ഒരു കവിയുടെ ഭാവനയിൽ മെനഞ്ഞെടുത്ത ഒരു കഥാപാത്രമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം കാലം ചെല്ലുമ്പോൾ കഥാപാത്രങ്ങളാവും കവിയുടെ. പക്ഷെ അങ്ങനെയല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു മനുഷ്യൻ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഒരു കവിക്ക് ഇങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റൂ. ഇതൊരു ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തലാണ്. തനതായ ഒരു ആവിഷ്കാരമാണ്. ഒരു അലൗകികനായ ഒരു പുരുഷൻ സ്വയം വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ഭാവനയിൽ വരുന്നതാണ്. അത് രണ്ടും രണ്ടാണ്. ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറയുന്നത് ഭാവന, ഇതൊരാൾ സ്വയം വെളിപ്പെടുത്തുകയാണ് താൻ ഇന്നതിനൊക്കെയാണ്. ഇതും അതിനൊരു പ്രമാണമാണ്. അങ്ങനെ ഒരു ചരിത്ര പുരുഷനായ ഒരു ഗുരു ഉപദേശിച്ചതാണ്, സ്വയം വെളിപ്പെടുത്തിയതാണ് ഈ ശരീരം എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു അവതാര പുരുഷനായി അങ്ങനെയുള്ള സാത്വിക മനസ്സുകളിൽ നിന്നും ശ്രീകൃഷ്ണൻ ചരിത്ര പുരുഷനായി തന്നെ നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു തെളിവാണ്, അതിൻ്റെ ഒരു പ്രമാണം കൂടിയാണ് ഇത്തരം ഭാവങ്ങൾ, ഇത്തരം ആത്മാവിഷ്കാരങ്ങൾ, ഇത്തരം വെളിപ്പെടുത്തലും. ഇത് അസത്യമാണെങ്കിൽ പിന്നെ പ്രപഞ്ചത്തിൽ സത്യം എന്ന് പറയുന്നവരെ ആ പേരിട്ട് വിളിക്കാൻ പിന്നെ വേറൊന്നും കാണത്തില്ല. രാജസാ താമസാശ്ചയേ മത്തയേവേദി താൻ വിദ്ധി നത്വഹം തേഷു തേമയി കേന കേന ധർമ്മേണ വിശിഷ്ടേ ത്വയി സർവമിദം പ്രോതം. വീണ്ടും ചോദിക്കുന്നു, വീണ്ടും നിനക്ക് എന്തൊക്കെ ഭാവങ്ങളാണുള്ളത്? അതായത് അർജുനയുടെ സംശയം വരാം, ഈശ്വരൻ പക്ഷപാതരഹിതനാണ്, ഈശ്വര സൃഷ്ടമാണ് ജഗത് സർവവും. കേൾക്കുന്നവർക്ക് സംശയം വരാം, അതിൽ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഞാനാണെന്ന് പറയുക, എന്താണ് അങ്ങനെ പറയുന്നത്? എല്ലാം ഈശ്വരനല്ലേ? സാധാരണ ചോദിക്കാറുണ്ടല്ലോ, എല്ലാം ഈശ്വരനാണ്, ഈശ്വര തത്വത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എല്ലാം ഈശ്വരനല്ലേ? പിന്നെന്താ ഒരു മനുഷ്യദൈവം? പത്രക്കാരുടെ ഭാഷയാണല്ലോ ആൾ ദൈവം. അതെന്താ? അപ്പൊ ആധ്യാത്മികമായി ചിന്തിക്കുന്നവർ, താത്വികമായി ചിന്തിക്കുന്നവർക്ക് തന്നെ ഈ മനുഷ്യദൈവത്തെ അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലെന്നാണ് അവർ കരുതുന്നത്. എന്തുകൊണ്ട്? എല്ലാം ദൈവമാണ്, എല്ലാം ഈശ്വരനാണ്, പിന്നെന്താ പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ ദൈവമാണെന്നാണ്. മനുഷ്യൻ ദൈവമാകാമെന്നുള്ളതാണ്. മനുഷ്യദൈവങ്ങളും വരാം, അതാണ് ഗീത പഠിപ്പിക്കുന്നത്. സംഭവാമി യുഗേ യുഗേ. അപ്പൊ മനുഷ്യ ദൈവം ഉണ്ടാകാമെന്ന് ധൈര്യമായി മറുപടി പറയാൻ നമുക്ക് ചങ്കൂറ്റമില്ല. അതാണ് നമ്മുടെ ഒരു ബലഹീനത. ഇത്തരം ശാസ്ത്രങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടുകൂടി അങ്ങനെ സംഭവിക്കാം. ദൈവം മനുഷ്യരൂപത്തിൽ വരാം, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അതൊരു സത്യം തന്നെയാണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ ശേഷിയുള്ള ഒരുത്തിനും ഇവിടെ കാണുന്നില്ല. ഇത്രയും വലിയ ശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ട് നമ്മുടെ ഒരു ഗതികേടാണ്. ഇവിടെ ഭഗവാൻ അത് സ്വയം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ഈ ഓരോ വിശേഷഭാവങ്ങളെയും പ്രാപിച്ച് നിൽക്കുന്നത്. അത് മനുഷ്യരൂപത്തിൽ നിന്നുകൊണ്ട് വെളിപ്പെടുത്തിയത് അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ആവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പ്രതിജാനീഹിമേ തേ, നിനക്ക് ഞാനിത് പ്രതിജ്ഞ ചെയ്യുകയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, കാലാകാലങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, മനുഷ്യദൈവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് അർജുനന് പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുണ്ടല്ലോ, സത്യത്തിന് എപ്പോഴും തടസ്സമായിരിക്കുന്ന എന്താണ്? യുക്തി. അത് തടസ്സമായിരിക്കും. അത് ഈശ്വരൻ മനുഷ്യന് കൊടുത്ത ഒരു കൃത്രിമ സാധനമാണ്. വളരെ കൃത്രിമമായൊരു സാധനമാണ്. അത് ഉള്ളിടത്തും ആവശ്യമില്ലാത്തടത്തുമൊക്കെ കയറി പ്രവർത്തിക്കും. അർജുനനും അങ്ങനെയൊരു സംശയം കാണിക്കുന്നു. നല്ലതെല്ലാം താനെന്ന് പറയുന്നു, അപ്പോൾ മോശപ്പെട്ടതോ താനല്ലേ? ചോദിക്കുമല്ലോ, എല്ലാം ഈശ്വരന്മാരാണ്, പിന്നെന്താ പ്രത്യേകിച്ചൊരു മനുഷ്യദൈവം എന്ന് ബുദ്ധിജീവികൾ ചോദിക്കാറുണ്ടല്ലോ. പറയുന്നു, രസോഹം അപാം യസ രസ രസ. അവിടെ പറയുന്നു, ഏ ദൈവ സാത്വിക സത്വനിർവൃത്ത ഭാവാഹ പദാർത്ഥാഹ. പറയുന്നു, സാത്വികമായിരിക്കുന്ന സർവം അത് ഞാൻ തന്നെ. രാജസ രജോ നിർവൃത്താഹ തമസഹ തമോ നിർവൃത്താഹ. ഈ എല്ലാം ഈശ്വരൻ തന്നെയാണ്. രാജസമായ ഭാവങ്ങളും ഈശ്വരൻ തന്നെയാണ്, താമസമായ ഭാവങ്ങളും ഈശ്വരൻ തന്നെയാണ്. ഏറ്റവും മൂർഖനും നിന്ദിതനും അവതാരം തന്നെ സമ്മതിക്കാം. സാത്വികനും അവതാരം തന്നെ, കള്ളനും കൊലപാതകിയും എല്ലാം അവതാരം തന്നെയാണ്. അത് ഭഗവാൻ അംഗീകരിക്കുന്നുണ്ട്. എല്ലാം ഞാൻ തന്നെയാണ്. സാത്വികവും താമസവുമായിട്ടുള്ള എല്ലാം അത് തന്നെയാണ്. പക്ഷെ അവയ്ക്കൊന്നും താൻ അവതാരമാണെന്ന് പറയുന്നതിനുള്ള ധൈര്യമോ അതിനെ വെളിപ്പെടുത്തുന്നതിനുള്ള ശേഷിയോ ഇല്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയില്ല. ഭഗവാൻ പറയുകയല്ല, ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കേട്ടവനെയൊക്കെ ബോധ്യപ്പെടുത്തി, താൻ തന്നെയാണെന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു. എനിക്ക് ബോധ്യപ്പെട്ടെന്ന് അവസാനം നിലവിളിച്ച് സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ട് പറയുന്നു, എന്ത് ആ സംശയത്തിന് സമാധാനം പറയണ, എല്ലാം താൻ തന്നെയാണ്. സാത്വികം മാത്രമല്ല, രാജസവും താമസവും എല്ലാം ഞാൻ തന്നെയാണ്. ഏ കേചിത് പ്രാണിനാം സ്വകർമ്മവശാ ജായന്തി ഭാവ താൻ മത്തയേവ പറയുന്നു എന്ന് പ്രത്യേകിച്ച് പറയാനില്ല. ഈ പ്രാണികളുടെ കർമ്മമനുസരിച്ച് ഇവിടെ എന്തെല്ലാം ഉണ്ടാകുന്നു എന്നുവെച്ചാൽ ഇതിനൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. ചോദിക്കുമല്ലോ, ഈ സർവജ്ഞനായിരിക്കുന്ന സർവഗുണസമ്പന്നനായിരിക്കുന്ന ഈശ്വരൻ നിന്ന് എങ്ങനെ ഈ രാജസ താമസ ഭാവങ്ങളെല്ലാം ഉണ്ടായി? അതിന് സത്വം മാത്രം ഉണ്ടായാൽ പോരെ? ഈശ്വരന്റെ സ്വരൂപം അതല്ലേ? പിന്നെന്തിന് ഇതൊക്കെ ഉണ്ടായി? അതിനൊരു സമാനം കൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രാണിനാം സ്വകർമ്മവശ, പ്രാണികളുടെ കർമ്മമനുസരിച്ച്. കാരണം സൃഷ്ടിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ സൃഷ്ടിയിൽ സ്വാതന്ത്ര്യം കൂടെ കൊടുത്തു. ജീവന് സ്വാതന്ത്ര്യം കൊടുത്തു. എന്തിനു? ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. അത് ഈശ്വരൻ കൈകടത്താതെ തന്നെ സ്വാതന്ത്ര്യം കൊടുത്തു, പൂർണ്ണമായ സ്വാതന്ത്ര്യം. അപ്പോൾ അവൻ കർമ്മം ചെയ്യും, സത്കർമ്മവും ദുഷ്കർമ്മവും ചെയ്യും. ദുഷ്കർമ്മം ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഈ താമസരായ സ്വഭാവങ്ങളെ എല്ലാം സൃഷ്ടിച്ചു കൊടുത്തു. അതാണ് പ്രാണിനാം സ്വകർമ്മവശാത് ജായന്തേ ഭാവ താൻ മത്തേവ ജായമാനാൻ ഇത്യവം വിധി സമസ്ഥാനിവ സമസ്ത ഭാവങ്ങളും. അങ്ങനെ നീ ചിന്തിക്കണ്ട, എന്റെ യുക്തിക്ക് യാതൊരു ദോഷവും വരുത്തണ്ട. ഈ സമസ്ത ഭാവങ്ങളും എന്നിൽ നിന്നുണ്ടായതാണ്, സാത്വികം മാത്രമല്ല. പക്ഷെ അതിനെ നിങ്ങൾ ഉപാസിച്ചു കളയരുത്. അതുകൊണ്ടാണ് ഉപാസ്യങ്ങളായി അതിനെ നിർദ്ദേശിക്കുക. ഉപാസ്യങ്ങളായി സാത്വികമായ ഭാവത്തെ മാത്രം നിർദ്ദേശിച്ചാൽ മതി, മറ്റുള്ളതിനെ അങ്ങനെ സ്വീകരിക്കും. മൂർഖനും ദുഷ്ടനും എല്ലാം അവതാരം തന്നെ, പക്ഷെ അവരെയൊന്നും പോയി പൂജിക്കേണ്ട കാര്യമില്ല. പൂജനീയമായ അത് അവതാരം, അത് ദുർലഭമാണ്. അപ്പോൾ മഹനീയമായതിനെ മാത്രമേ നമ്മൾ അതുകൊണ്ട് അവതാരം എന്ന് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം അവതാരമാണെങ്കിലും അതിനെ നമ്മൾ അവതാരങ്ങളുടെ കൂട്ടത്തിൽ ഗണിക്കുന്നില്ല. ഇതുപോലെ ഭഗവാൻ ഇവിടെ തന്റെ സാത്വികമായ ഭാവങ്ങളെ മാത്രമേ നിർദ്ദേശിച്ചുള്ളൂ. രാജസ്വതാമസ ഭാവങ്ങൾ അതിനെ അംഗീകരിച്ചു, പക്ഷേ അതിനെ പൂജനീയമായി മഹനീയമായി ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് സർവവും അവതാരമാണെങ്കിലും സർവം നോക്ക് പൂജനീയമല്ലാതിരിക്കുന്നത്. പൂജനീയമായിരിക്കുന്നത് എന്താണ്? അങ്ങനെയുള്ള വിശിഷ്ടമായ അവതാരങ്ങൾ മാത്രമേ പൂജനീയമായിരിക്കുന്നു. അതേത് കാലത്തും അത്തരം അവതാരങ്ങൾ ഉണ്ടായിരിക്കും. വിവേകികൾ എന്ത് ചെയ്യും? അതിനെ സ്വീകരിക്കുകയും ചെയ്യും. ഏവ യദ്യപിത്തെ മത്തോ ജായന്തെ തഥാപി എന്റെ വിശേഷത കൂടി പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തന്നെ ആ രസമായിരിക്കുന്നു, ഞാൻ തന്നെ ഗന്ധമായിരിക്കുന്നു. അപ്പോ ഈശ്വരനെ ആ പ്രപഞ്ചഭാവങ്ങളിലൂടെ തന്നെ അവൻ ഈശ്വരഭാവത്തെ ദർശിക്കാം. അങ്ങനെ പ്രപഞ്ചഭാവങ്ങളിലൂടെ ഈശ്വരൻ വരുമ്പോൾ ഈശ്വരൻ എന്തെങ്കിലും ന്യൂനത സംഭവിക്കുമോ? അജീവൻ ഉപാസിക്കുന്നത് എന്തെങ്കിലും നിലവാരം കുറഞ്ഞ ഈശ്വരനെയാണോ? അല്ല. എന്തുകൊണ്ട്? തഥാപി നത്വഹം, ഞാനൊരിക്കലും അതിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ഈശ്വരന്റെ രാജസ്വതാമസഭാവങ്ങൾ അതെങ്ങനെയാണോ ജീവനെ മലിനമാക്കുന്നത്, അതുപോലെ ഈശ്വരനും അതെന്തെങ്കിലും മാലിന്യം, അശുദ്ധി, അത് കൈവരുത്തുമോ? പറയുന്നുമില്ല. എന്തുകൊണ്ട്? നത്വഹം, ഞാനതിനൊന്നും പെട്ടിട്ടില്ല എന്നർത്ഥം. ഞാനൊരിക്കലും ഇതിനൊന്നും വീണിട്ടില്ല. തേഷു തദ്ധീന തദ്വശ, ഞാനൊരിക്കലും ഇതിന് വശംവദനായിട്ടില്ല, ഇതിനധീനനായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ജീവൻ അദൃശ്യനായിരിക്കുന്ന പരമകാരണമായിരിക്കുന്ന ഈശ്വര തത്വമല്ല ഇവിടെ സ്വയം തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്. മനുഷ്യരൂപത്തിൽ ഉണ്ടല്ലോ, ഇവിടെ പല ലീലകളും മനുഷ്യനെ മുമ്പിൽ പ്രദർശിപ്പിച്ച അവതാര പുരുഷൻ തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്, ഞാനൊരിക്കലും ഇതിനൊന്നും അധീനനായിട്ടില്ല, ഞാനിതിനൊന്നും വശംവദനല്ല, എന്നെ ഇതൊന്നും സ്പർശിച്ചിട്ടില്ല. യഥാ സംസാരണ, മറ്റുള്ളവരെ പോലെ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും അവതാരമായിട്ട് സ്വീകരിക്കാത്തത്. അതാണെങ്കിലും അതല്ല. എന്തുകൊണ്ട്? അവർക്കാർക്ക് ഇത് പറയാൻ കഴിയത്തില്ല. എന്താണ്? നത്വഹം തേഷു, ഞാൻ ഇതിലൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളവൻ സംസാരിയാണ്. അവൻ ഇതിലെല്ലാം പെട്ടുപോയിരിക്കുന്നു. അവന്റെ ദുർബലതകൾ, അവൻ അധീനനായിരിക്കുന്നു. ആ മായാശക്തിക്ക് അവൻ കീഴ്പ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് സർവ ഈശ്വരനാണെങ്കിലും നമുക്ക് എല്ലാറ്റിനെയും ഈശ്വരയുമായി സ്വീകരിക്കാൻ കഴിയാത്തത്, ധ്യാനിക്കാൻ കഴിയാത്തത്, ആരാധിക്കാൻ കഴിയാത്തത്. അത് ഈശ്വരഭാവം പ്രകടമാകുന്നതിനെ പറ്റും. അതെങ്ങനെയുള്ളതാണ്? തേ പുനർ മൈ മദ്വശ മദധീനാഹ, അതാണ് പ്രത്യേകത. അവിടെ ആ ഈശ്വരഭാവം പ്രകടമായ ആ ദിവ്യമായ ഭാവത്തിന് അധീനമാണ് മറ്റ് സർവവും. അതിന് സർവവും ആശ്രയിക്കുന്നു, സർവവും അതിന് അധീനമായി പോകുന്നു. അതൊന്നിനും അധീനമാകുന്നില്ല, അതൊന്നിനെ ആശ്രയിക്കുന്നില്ല. അതാണ് അവതാരത്തിന്റെ സവിശേഷത. തേ പുനർ മൈ മദ്വശാഹ മദധീനാഹ, അതല്ല എനിക്ക് അധീനമാണ്. അതുകൊണ്ട് അതെല്ലാം എന്നെ ആശ്രയിക്കുന്നു, എന്നെ ആരാധിക്കുന്നു. അതാണ് അർജുനൻ പറഞ്ഞെന്താണ്, ശാധിമാ ത്വാം പ്രപന്നം, ഞാൻ നിന്റെ തന്നെ ആശ്രയിക്കുന്നു. അത് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതാണ് ആ അവതാരത്തിന്റെ മഹാത്മ്യം, അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ സൃഷ്ടിക്കപ്പെട്ടതിൽ നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ആ സൃഷ്ടിക്ക് അധീശനായി തന്നെ നിൽക്കുന്നു, അതിനതീതനായി തന്നെ നിലകൊള്ളുന്നു. അതുകൊണ്ടതൊന്നും എന്നെ ബാധിക്കുന്നില്ല, എന്റെ സൃഷ്ടി എന്നെ ബന്ധിക്കുന്നില്ല. അത് ബന്ധിക്കുന്നവനാണ് സംസാരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെയൊന്നും നമ്മൾ അവതാരമൊന്നും സ്വീകരിക്കാത്തത്. അങ്ങനെ അവതാരത്തിന്റെ മഹാത്മ്യത്തെ ഇവിടെ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് അതിനൊരു സത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ഉപദേശത്തെ അവിടെ ഉപസംഹരിക്കുന്നത്. ഏത് സാത്വിക ഭാവാഹ, ഏതേതെല്ലാം സാത്വികമായ ഭാവങ്ങൾ ഈ സൃഷ്ടിയിൽ കാണപ്പെടുന്നുണ്ടോ, ഏത് രാജസ തമസഹ ഭാവാഹ, ഏതേതെല്ലാം രാജസ തമസമായ നികൃഷ്ടങ്ങളായ ഭാവങ്ങൾ കാണുന്നുണ്ടോ, താൻ സർവാൻ, അതെല്ലാം മത്ത ഏവ ഇതി വിധി, സർവവും എന്നിൽ നിന്നുണ്ടായത് തന്നെ, എന്റെ തന്നെ ഭാവങ്ങൾ തന്നെ എന്ന് നീ മനസ്സിലാക്കൂ. പക്ഷേ അഹം തീഷ്ണ, ഞാൻ ഒരിക്കലും അവയിൽ പെട്ടുപോയിട്ടില്ല, മറിച്ച് തേ മൈ, അവയെല്ലാം എന്നിൽ നിലനിൽക്കുന്നു, ഞാൻ അവയ്ക്ക് അധീശനായി നിലനിൽക്കുന്നു. ഏചൈവ സാത്വികാഭാവാ രാജസ തമസാശ്ചയേ മത ഏവേദി താൻവിതേ മയി. Thank you.